അർജുന ഉവാച ജായസീ ചേത് കർമ്മണസ്ഥേ മതാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇവിടെ അർജുനന്റെ ചോദ്യത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. അർജുൻ ചോദിക്കുന്നത് എന്താണ്? അങ്ങ് എന്നോട് പറഞ്ഞത് കർമ്മണഃ ബുദ്ധി ജായസി എന്നാണ് എന്നോട് പറഞ്ഞത്. കർമ്മത്തെ അപേക്ഷിച്ച് ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്നങ്ങ് എന്നോട് പറഞ്ഞു എന്നാണ് ഇവിടെ അർജുനൻ തുടങ്ങുന്നത്. രണ്ടിനെയും ഭഗവാൻ വിശദീകരിച്ചു. ജ്ഞാനത്തെയും കർമ്മത്തെയും അർജുനൻ ഇവിടെ മനസ്സിലാക്കിയത് ഭഗവാൻ ഉപദേശിച്ചത് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെന്നാണ്. കാരണം ഉപദേശത്തിന്റെ അവസാന ഭാഗത്ത് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ജ്ഞാനം വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അർജുനൻ അങ്ങനെ തന്നെ ധരിക്കും, ജ്ഞാനമാണ് ശ്രേഷ്ഠം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന എന്താണ്? ഘോരേ കർമ്മണി, ഈ ഘോരമായ കർമ്മം. ഇവിടെ കർമ്മം ഘോരമായ കർമ്മം യുദ്ധമാണ്, അതിൽ എന്നെ എന്തിനാണെന്ന് പ്രേരിപ്പിക്കുന്നത്? അർജുനന് അതും തോന്നുന്നുണ്ട് മനസ്സിൽ, ഭഗവാനെന്നെ ഈ ഘോരമായ യുദ്ധ കർമ്മത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ശ്രേഷ്ഠമായതെന്തോ അതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, മറിച്ച് വളരെ ഹിംസാത്മകമായ ഒരു യുദ്ധത്തിന് അങ്ങനെ എന്തിനു പ്രേരിപ്പിക്കുന്നു? അപ്പോ വാസ്തവത്തിൽ ജ്ഞാനത്തിന്റെ മാർഗമാണല്ലോ എനിക്ക് വേണ്ടി ഉപദേശിക്കേണ്ടത്. ഇതാണ് അർജുനന്റെ സംശയം, അതാണ് ചോദിക്കുന്നത്. അപ്പോ ഈ സന്ദർഭത്തിൽ ഭാഷ്യകാരന് മുമ്പ് ഇതിന് വ്യാഖ്യാനം എഴുതി. ആ വ്യാഖ്യാനത്തിന്റെ പേര് വൃത്തി എന്നാണ്, വൃത്തികാരൻ എന്നാണ് പറയുന്നത്. ആ വ്യാഖ്യാനം ഇന്ന് ലഭ്യമല്ല. ആ വ്യാഖ്യാനത്തെ കുറിച്ച് ഭാഷ്യ വ്യാഖ്യാനത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ അങ്ങനെ ഒരു വൃത്തികാരനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വൃത്തികാരൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാള് വൃത്തി എന്ന പേരിൽ ഒരു വ്യാഖ്യാനം എഴുതിയ ആള്. ഇതിനെ അദ്വൈതപരമായിട്ടല്ല വ്യാഖ്യാനിച്ച്, അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുകയാണ്. ഭാഷകാരൻ തുടക്കത്തിലെ പറഞ്ഞു ഈ ഗീതാശാസ്ത്രതത്വം അത് വളരെ ഗഹനമാണ്, അതുകൊണ്ട് പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ച് ശ്രോതാക്കളിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായി, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവരണം ഞാൻ ചെയ്യുന്നതെന്നല്ല ആദ്യം പറഞ്ഞു. ആ വൃത്തികാരന്റെ ആ അഭിപ്രായം അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നീണ്ട ചർച്ച തുടക്കത്തിൽ വരുന്നത്. അവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ജ്ഞാനകർമ്മ സമുച്ചയം. ആ ജ്ഞാനകർമ്മ സമുച്ചയത്തിനനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിച്ചു. മൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. അതിനിവിടെ ഭാഷ്യകാരൻ പറയുന്നു ആ വ്യാഖ്യാനം ശരിയല്ല എന്നിട്ട് അദ്വൈതപരമായി അതിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ വൃത്തികാരന്റെ അഭിപ്രായത്തെ ആ വൃത്തികാരൻ അത് ചിലർ പറയുന്നു അത് ഭാസ്കരാചാര്യൻ എന്ന് പറയുന്ന ഒരു ആളാണ് അത് എഴുതിയത്. അങ്ങനെ ഒരു ഗ്രന്ഥമില്ലാത്തതുകൊണ്ട് അവർ അത് ആരാണ് എഴുതിയെന്ന് പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് ഉപവർഷൻ, ഉപവർഷൻ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് എഴുതിയത്. അതൊന്നും വ്യക്തമല്ല, അതിനെ സംബന്ധിച്ചൊന്നും ചരിത്രം ഇല്ല, ആ ഗ്രന്ഥം പോലും ഇന്ന് കിട്ടാനില്ല. എന്തായാലും ആ അഭിപ്രായത്തെയാണ് ഭാഷ്യകാരൻ പ്രധാനമായിട്ടിവിടെ നിഷേധിക്കുന്നത്. ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി ഭഗവത നിർദ്ദിഷ്ടേ സാംഖ്യേ ബുദ്ധിർ യോഗേ ബുദ്ധി രചിച്ച ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി. ശാസ്ത്രത്തിൽ രണ്ടു തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന് പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനം, മറ്റൊന്ന് നിവൃത്തിക്ക് ജ്ഞാനമായിരിക്കുന്ന നിവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനം. ദേവബുദ്ധി പ്രവൃത്തി നിവൃത്തി വിഷയഭൂതി, പ്രവൃത്തിക്കും നിവൃത്തിക്കും വിഷയമായിരിക്കുന്ന രണ്ട് ബുദ്ധി ഭഗവതാ നിർദ്ദിഷ്ടേ. അതാണ് ഇവിടെ ഭഗവാൻ പരാമർശിച്ചത്, ഉപദേശിച്ചത്. ഏതൊക്കെയാണ്? സാംഖ്യ ബുദ്ധി യോഗി ബുദ്ധിരതി. സാംഖ്യബുദ്ധി അത് നിവൃത്തിക്ക് കാരണമാണ്, യോഗബുദ്ധി അത് പ്രവൃത്തിക്ക് കാരണമാണ്. യോഗബുദ്ധി എന്ന് പറയുമ്പോൾ കർമ്മയോഗം. തത്ര പ്രജഹാദി യഥാ കാമാനിത്യാരഭ്യ ആ അധ്യായ പരിസമാപ്തേ സാംഖ്യബുദ്ധി ആശ്രിതാനാം സന്യാസം കർത്തവ്യമുക്ത തേഷാം തന്നിഷ്ഠതയാ ഏവച കൃതാർത്ഥത ഉക്ത. ഇവിടെ പറയുന്ന ഇപ്പോൾ സിദ്ധാന്തത്തെയാണ്, തന്റെ സിദ്ധാന്തത്തെ ഭാഷ്യകാരൻ പറയുകയാണ്. പ്രജഹാദി യഥാ കാമാൻ എന്ന് തുടങ്ങി ആ അധ്യായ പരിസമാപ്തേഹേ, അധ്യായ പരിസമാപ്തി വരെ സാംഖ്യബുദ്ധി ആശ്രിതാനാം സന്യാസം കർത്തവ്യമുക്ത. സാംഖ്യബുദ്ധി സ്വീകരിച്ചിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ള മുമുക്ഷുക്കൾക്ക് സന്യാസമാണ് കർത്തവ്യം എന്ന് പറഞ്ഞു, കർമ്മത്യാഗം. തേഷാം തന്നിഷ്ഠതയാ ഏവച കൃതാർത്ഥത ഉക്ത, അവർക്ക് ആ നിഷ്ഠയിലൂടെ തന്നെ, സന്യാസ നിഷ്ഠയിലൂടെ കൃതാർത്ഥത മോക്ഷം ഉക്ത പറഞ്ഞു. ഏഷാ ബ്രാഹ്മീ സ്ഥിതി ഇരി. ഏഷാ ബ്രാഹ്മീ സ്ഥിതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് സാംഖ്യബുദ്ധിയെ ആശ്രയിക്കുന്ന മുമുക്ഷുക്കൾക്ക് സന്യാസത്തിലൂടെ, സർവകർമ്മ സന്യാസത്തിലൂടെ ആത്മനിഷ്ഠയും അങ്ങനെ മോക്ഷവും, അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അർജുന അയച്ച കർമ്മണ്യേവ അധികാരസ്ഥേ മാ തേ സംഗോസ്ത്വകർമ്മണി ഇതി കർമ്മ ഏവ കർത്തവ്യം ഉക്തവാൻ യോഗബുദ്ധിം ആശ്രിത്യ. അർജുന അയച്ച, അർജുനായിട്ടാണെങ്കിലോ എന്തു പറഞ്ഞു? കർമ്മണ്യേവ അധികാരസ്ഥേ, നിനക്ക് കർമ്മത്തിലാണ് അധികാരം. മാ തേ സംഗോസ്ത്വകർമ്മണി, അക്രമത്തിൽ അതായത് കർമ്മസന്യാസത്തിൽ നിനക്ക് താല്പര്യം വരാൻ പാടില്ല. ഇത് കർമ്മീവ കർത്തവ്യം ഉക്തവാൻ, കർമ്മം തന്നെയാണ് കർത്തവ്യം എന്ന് പറഞ്ഞു. അല്ല, കർമ്മസന്യാസമല്ല, കർമ്മയേവ കർത്തവ്യം, കർമ്മം ചെയ്തു തന്നെ തീരണം, സന്യാസം പാടില്ല എന്ന് പറഞ്ഞു. അത് എങ്ങനെ? യോഗബുദ്ധിയും ആശ്രയിക്കുക, യോഗബുദ്ധിയോടുകൂടി. യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണം. യോഗബുദ്ധി നേരത്തെ പറഞ്ഞു സമത്വബുദ്ധി. അപ്പോൾ സമത്വബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക, അതാണ് അർജുനൻ ഉപദേശിച്ചത്. തത ഏവശ്രായപ്രാപ്തിയും ഉക്തവാൻ, അതുകൊണ്ട് തന്നെ ജ്ഞാനനിഷ്ഠ കൂടാതെ കേവലമായ കർമാനുഷ്ഠാനം കൊണ്ട് തന്നെ ശ്രേയപ്രാപ്തിയും ന ഉക്തവാൻ, ശ്രേയപ്രാപ്തി പറഞ്ഞില്ല, അതുകൊണ്ട് മോക്ഷം നേടാമെന്ന് പറഞ്ഞില്ല. ഇത്രയും പറയുന്നത് ഇതുവരെയുള്ള ഭാഷ്യകാരന്റെ ആശയത്തെ ഇവിടെ പറയുകയാണ്. ഒന്ന് സാംഖ്യബുദ്ധി, അത് സന്യാസത്തിലൂടെ ഒരു മുമുക്ഷുവിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. മറ്റൊന്ന് കർമ്മയോഗം, അത് നേരിട്ട് മോക്ഷത്തിലേക്ക് നയിക്കുന്നില്ല, അത് തത്വജ്ഞാനത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഇതുവരെ ചർച്ച ചെയ്തത് എന്ന് പറയുകയാണ്. തദ്ദേശ്യ പരിയാകുലീഭൂത ബുദ്ധിഹി അർജുന വാച തദ്ദേശ ആലക്ഷ്യ. ഇത് രണ്ടും കേട്ടിട്ട്, ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ കേട്ടിട്ട് പരിയാകുലീഭൂത ബുദ്ധിഹി, ബുദ്ധിക്ക് വ്യാകുലത സംഭവിച്ചു, ആശയക്കുഴപ്പം വന്നിട്ട് അർജുന വാച. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് ഇവിടെ സംഭവിച്ചത് എന്താണൊരു ആശയക്കുഴപ്പമാണ്. അതാണ് പര്യാകുലീഭൂത ബുദ്ധി എന്ന് പറഞ്ഞു. അർജുനനിവിടെ ചോദിച്ചു എന്താണ്? കഥം ഭക്തായ ശ്രേയോർത്ഥിനെ യഹ സാക്ഷാത് ശ്രേയപ്രാപ്തി സാധനം സാംഖ്യബുദ്ധി നിഷ്ഠാം ശ്രാവയിത്വാ മാം കർമ്മണി ദൃഷ്ട അനേക അനർത്ഥയുക്തേ പാരമ്പര്യേണാവി അനേകാന്തിക ശ്രേയപ്രാപ്തി ഫലേ നിയുജ്യാ ഇതി യുക്ത പര്യാകുലീഭാവോ അർജുനസ്യ തദനുരൂപശ്ച പ്രശ്ന ജായസീ ചേത് ഇത്യാദി. അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നു, എന്ത് ചോദിക്കുന്നു? കഥം ഭക്തായ ശ്രേയോർത്ഥിനെ, ഭക്തൻ ശ്രേയസിനെ മോക്ഷത്തെ അർത്ഥിക്കുന്നവനാണ്, ആഗ്രഹിക്കുന്നവനാണ്, അങ്ങനെയുള്ള ഒരുവനായ എനിക്ക് സാക്ഷാത് ശ്രേയപ്രാപ്തി സാധനം സാങ്കേബുദ്ധി നിഷ്ഠാം ശ്രാവയിക്കുക, സാക്ഷാത് മോക്ഷപ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന ഈ തത്വജ്ഞാനത്തെ, തത്വജ്ഞാന നിഷ്ഠയെ അങ്ങ് ഉപദേശിച്ചു. അങ്ങനെ പൊതുവായി ഉപദേശിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി മാം, എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്തു? കർമ്മത്തെ ഉപദേശിച്ചു. മാം കർമ്മണി, ശ്രേയോർത്തിയും ഭക്തനുമായ ഒരുവനു വേണ്ടി, താനും അങ്ങനെയാണ്, ശ്രേയസ്സിനെ അർഹിക്കുന്നവനാണ്, ഭക്തനാണ്, അങ്ങനെയുള്ള ഒരുവനു വേണ്ടി ആ തത്വജ്ഞാന നിഷ്ഠയെ പറഞ്ഞതിന് ശേഷം എന്നെ എന്ത് ചെയ്യുന്നു? വിശേഷിച്ച്, പൊതുവായി അത് പറഞ്ഞതിന് ശേഷം വിശേഷിച്ച് മാം കർമ്മണി നിഷ്ഠ അനേക അനർത്ഥയുക്തി, പ്രത്യക്ഷമായി തന്നെ അനേക അനർത്ഥങ്ങളുള്ളതാണ് ഹിംസ, അനേക അനർത്ഥങ്ങൾ. നേരത്തെ അത് അർജുനൻ തന്നെ പറഞ്ഞു, ബന്ധുക്കളെ കൊല്ലേണ്ടി വരിക, അവരുടെ രക്തം പുരണ്ട അന്നം കഴിക്കേണ്ടി വരിക, പാപമുണ്ടാകുക, വർണ്ണസങ്കരം ഉണ്ടാകും, അങ്ങനെ അനേക അനർത്ഥങ്ങളുള്ളതാണ് ഈ യുദ്ധം. അങ്ങനെയുള്ള ദൃഷ്ടം എന്നുവെച്ചാൽ പ്രത്യക്ഷമായി തന്നെ ഇത് നമുക്ക് അറിയാവുന്നതാണ്. പാരമ്പര്യേണാവി അനേകാന്തിക ശ്രേയപ്രാപ്തി ഫല, ഇത് ഈ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നേരിട്ടല്ല, പരമ്പരയായിട്ടുകൂടി ശ്രേയപ്രാപ്തി, മോക്ഷപ്രാപ്തിയാകുന്ന ഫലം ഉണ്ടാകുമെന്ന് അനേകാന്തികമാണ്, അനിശ്ചിതമാണ്, ഉറപ്പൊന്നുമില്ല. അങ്ങനെ യാതൊരു ഉറപ്പും ഇല്ലാത്തതായ, ഇതുകൊണ്ട് ശ്രേയസ്സുണ്ടാകും എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തതായ അനേക അനർത്ഥങ്ങളോടുകൂടിയ ഈ കർമ്മത്തിൽ മാം എന്നെ, കഥം നിയുജ്യാ എന്നെ, എങ്ങനെയാണ് അങ്ങ് പ്രേരിപ്പിക്കുന്നത്? ഇതി യുക്ത പര്യാകുലീഭാവോ അർജുനസ്യ, ഇങ്ങനെ ചിന്തിക്കുന്ന അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ പര്യാകുലീഭാവം, ഈ ആശയക്കുഴപ്പം, മനസ്സിന് വേദന, ഇത് ശരി തന്നെയാണ്. തദനുരൂപശ്ച പ്രശ്നം, അർജുനന്റെ മനസ്സിനനുകൂലമായാണ് അർജുനൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ജായസീ ഇത്യാദി. അതുകൊണ്ട് അർജുനൻ സ്വാഭാവികമായിട്ടും ഇത്രയും ഹിംസാത്മകമായ ഒരു കർമ്മത്തിൽ അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നു, അതേസമയം ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവർക്ക് വേണ്ടി അതിന് സാധനമായിട്ടുള്ള തത്വജ്ഞാന നിഷ്ഠയെ ഉപദേശിക്കുകയും ചെയ്തു. അതിന് താൻ അധികാരിയല്ല എന്ന് കരുതി തന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിയുജ്യാതെന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, അങ്ങനെ എന്തിനു ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു? അങ്ങനെ അർജുനന്റെ മനസ്സിൽ ഈ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വന്നത് എന്താണ്? പര്യാകുലീഭാവം. അതുകൊണ്ട് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നർത്ഥം. പ്രശ്ന അപാകരണ വാക്യം ച ഭഗവതോ യുക്തം യഥോക്ത വിഭാഗ വിഷയ ശാസ്ത്രേ. ഇനി ഈ പ്രശ്നത്തിന് സമാധാനമായി ഭഗവാൻ പറയുന്ന വാക്യങ്ങൾ അതുമെന്താണ്? ഇതുവരെ പറഞ്ഞ ഈ ശാസ്ത്രത്തിന്റെ വിഭാഗം അതിനനുസരിച്ച് തന്നെയാണ്. പ്രശ്ന അപാകരണ വാക്യം, ആ ചോദ്യത്തിന് സമാധാനമായി പറയുന്ന വാക്യം. ഭഗവാൻ പറഞ്ഞത് ശരി തന്നെയാണ്. എന്താണ്? യഥോക്ത വിഭാഗ വിഷയ ശാസ്ത്രേ. ഭഗവാൻ പറഞ്ഞ രീതിയിൽ രണ്ട് വിഭാഗങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ശാസ്ത്ര സിദ്ധാന്തത്തെ അതിനെ വെളിപ്പെടുത്തുന്നതാണ് ഇനി പറയാൻ പോകുന്ന വാക്യവും. അത് സമാധാനത്തെക്കുറിച്ച് പറയുകയാണ്, ഭഗവാന്റെ സമാധാനത്തെക്കുറിച്ച്. ഭഗവാൻ വ്യക്തമായി പറയുന്ന എന്താണ്? രണ്ട് നിഷ്ഠകളുണ്ട്, ഒന്ന് കർമ്മയോഗത്തിന്റെ നിഷ്ഠയും മറ്റൊന്ന് ജ്ഞാനയോഗത്തിന്റെ നിഷ്ഠയും. രണ്ടും രണ്ട് അധികാരികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇനി പറയും. അത് അർജുനന്റെ ചോദ്യത്തിനനുസരിച്ചാണ് അടുത്ത് സമാധാനം വരുന്നത് എന്നാണ്. എന്ന ഇത്രയും ഭാഗം ഈ മൂന്നാം അധ്യായത്തിൽ അർജുനന്റെ ചോദ്യത്തെ സംബന്ധിച്ചും അതിന് പൂർവത്തുള്ള ഭഗവാന്റെ ഉപദേശത്തോടുള്ള ബന്ധവും ഇനി ഭഗവാൻ ഇതിന് പറയാൻ പോകുന്ന മറുപടി ഇതിനെല്ലാം സംഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ ഇത്രയും പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന ഭാഗം ഇതിനെ സംബന്ധിച്ച് മുമ്പുണ്ടായിട്ടുള്ള വ്യാഖ്യാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. കേജിത്തു അർജുനസ്യ പ്രശ്നാർത്ഥം അന്യഥാ കൽപ്പയിത്വ തത് പ്രതികൂലം ഭഗവത പ്രതിവചനം വർണ്ണയന്തി. ഭാഷ്യകാരൻ പറയുന്നത് അടുത്ത് ഇവിടെ പറയുന്ന സമാധാനം, ഭഗവാൻ പറയുന്ന സമാധാനം അർജുനന്റെ ചോദ്യത്തിനനുസരിച്ച് തന്നെയാണ്. അർജുനന്റെ ചോദ്യത്തിന് യുക്തമായ യുക്തം എന്ന് പറഞ്ഞത് യുക്തമായ മറുപടിയാണ് ഭഗവാൻ പറയുന്നത് എന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് വ്യാഖ്യാനിച്ച വൃത്തികാരൻ അങ്ങനെയല്ല ഈ ഭാഗത്ത് വ്യാഖ്യാനിച്ചത്. അർജുനാസ്യ പ്രശ്നാർത്ഥം അന്യഥാ കൽപ്പയി, അർജുനന്റെ ആ ചോദ്യത്തെ തന്നെ തലതിരിഞ്ഞാണ് മനസ്സിലാക്കിയത്. ഇത് വ്യാഖ്യാനിച്ചത് മുമ്പ് വ്യാഖ്യാനിച്ചാണ്. തത് പ്രതികൂലം ഭഗവത പ്രതിവചനം പറഞ്ഞു, ആ ചോദ്യത്തിനനുസരിച്ചല്ലാത്ത രീതിയിൽ ഭഗവാന്റെ മറുപടിയെ വ്യാഖ്യാനിക്കുന്നു. പ്രതിവചനം പറഞ്ഞു, അപ്പൊ ചോദ്യവും തെറ്റായി ധരിച്ചു, സമാധാനവും തെറ്റായി വ്യാഖ്യാനിച്ചു. അതാണ് വൃത്തികാരൻ ജ്ഞാനകർമ്മ സമുച്ചയ വാദിച്ചതെന്ന്. അതെങ്ങനെ പറയുന്നു? യഥാച ആത്മന സംബന്ധ ഗ്രന്ഥേ ഗീതാർത്ഥോ നിരൂപിത. എപ്രകാരമാണോ യഥാ ആത്മന സ്വയം, ആര്? വൃത്തികാരം സ്വയം സംബന്ധ ഗ്രന്ഥേ ഉപോദ്ഘാതത്തിൽ. വൃത്തികാരനം ഗീത ആരംഭിക്കുമ്പോൾ അവിടെ ഒരു ഉപോദ്ഘാതം എഴുതി, അതാണ് സംബന്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഉപോദ്ഘാതത്തിൽ ഗീതാർത്ഥവും നിരൂപിത, ഒരു തരത്തിൽ ഗീതയുടെ താല്പര്യത്തെ അവിടെ നിർണയം ചെയ്തു വൃത്തികാരൻ തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് തത് പ്രതികൂലം ചെയ്ത പുനഃ പ്രശ്ന പ്രതിവചനയോർ അർത്ഥം നിരൂപയന്തി. താൻ എന്താണോ ആദ്യം പറഞ്ഞത് അതിന് വിപരീതമായിട്ട് തത് പ്രതികൂലം, അതിന് വിപരീതമായിട്ട് ഇഹ എന്ന് വെച്ചാൽ ഈ മൂന്നാം അധ്യായത്തിൽ തുടക്കത്തിൽ പ്രശ്ന പ്രതിവചനയോ അർത്ഥം നിരൂപയന്തി, ചോദ്യത്തിന്റെയും സമാധാനത്തിന്റെയും താല്പര്യത്തെ താൻ എന്താണോ ആദ്യം പറഞ്ഞത് അതിന് വിരുദ്ധമായി ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ വൃത്തികാരന്റെ ഉപോദ്ഘാത വ്യാഖ്യാനത്തിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ചോദ്യത്തെയും സമാധാനത്തെയും വർണ്ണിക്കുന്നത്. എന്നുവെച്ചാൽ വൃത്തികാരൻ സ്വയം തന്നെ പരസ്പര വിരുദ്ധമായി ഗീതയുടെ താല്പര്യത്തെ വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ വർണ്ണിച്ചത് ആ വർണ്ണിച്ചയാൾ സ്വയം മനസ്സിലാക്കിയില്ല, അത് താൻ മനസ്സിലാക്കി എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നതും ഈ മൂന്നാം അധ്യായത്തിൽ ഗീത വ്യാഖ്യാനിച്ചിരിക്കുന്നതും തമ്മിൽ തന്നെ വിരോധമുണ്ട്. അല്ലാതെ തന്റെ സിദ്ധാന്തവും വൃത്തികാരന്റെ മതവുമായിട്ടുള്ള വിരോധമല്ല. ആ വൃത്തികാരന്റെ സിദ്ധാന്തത്തിൽ തന്നെ ഇവിടെ ആദ്യവും ഇവിടുന്ന് തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട്. കഥം അതെങ്ങനെയാണ്, എന്താണ് ആ വ്യത്യാസം, അത് പറയുന്നു ഭാഷകാരൻ പറയുന്നു. തത്ര സംബന്ധ ഗ്രന്ഥേ താവത് സർവേഷാം ആശ്രമിനാം ജ്ഞാനകർമ്മണോ സമുച്ചയോ ഗീതാശാസ്ത്രേ നിശ്ചിതോ അർത്ഥ ഇത്യുക്തം. ജ്ഞാനകർമ്മ സമുച്ചയവാദി ഈ ഭഗവത്ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ, അതിന്ന് നമുക്ക് ലഭ്യമായ ഒന്നല്ല, പക്ഷെ ഭാഷ്യകാരന്റെ കാലത്ത് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നു. അതിന്റെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ എന്ന് പറഞ്ഞു, സർവേഷാം ആശ്രമിനാം എല്ലാ ആശ്രമികൾക്കും, എന്നുവെച്ചാൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി, ഈ മൂന്ന് കൂട്ടർക്കും ജ്ഞാനകർമ്മണോ സമുച്ചയോ ഗീതാശാസ്ത്രയോ നിശ്ചിതോ അർത്ഥയിത്യുക്തം. ജ്ഞാനകർമ്മ സമുച്ചയമാണ് ഗീതാശാസ്ത്രത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, ഗീതയുടെ താല്പര്യം അതാണ് എന്ന് പറഞ്ഞു. അത് ബോദ്ഘാതത്തിൽ പറഞ്ഞു. പുനർ വിശേഷിത യാവജ്ജീവ ശ്രുതി ചോദിതാനി കർമാണി പരിത്യജ്യ കേവലാദേവ ജ്ഞാനാന്മോക്ഷപ്രാപ്യതേ ഇത്യേത് ഏകാന്തേനേവ പ്രതിഷിദ്ധം. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് പറഞ്ഞു? ആ ഭാഗത്ത് തന്നെ പറഞ്ഞു, യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാ, മരണം വരെ അഗ്നിഹോത്ര കർമ്മം അനുഷ്ഠിച്ചു തന്നെ കഴിയണം എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കർമ്മത്തെ ഉപേക്ഷിച്ച് കേവലമായ തത്വജ്ഞാനം കൊണ്ട് മോക്ഷം സാധ്യമല്ല, അതിനെ നിഷേധിച്ചോടെ. മറിച്ച് ഏതാശ്രമിയായാലും അവിടെ തത്വജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭാഷ്യക്കാരനായാലും ശരി വൃത്തികാരനായാലും ശരി, ഇതിന് മീമാംസയുടെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ആശ്രമവുമായി ബന്ധപ്പെടുത്തിയാണ്. എന്ത് അനുഷ്ഠാനത്തെ പറഞ്ഞു കഴിഞ്ഞാലും ഉടൻ അവിടെ ചോദ്യം വരും, ഏത് ആശ്രമിക്കാണത്? ബ്രഹ്മചാരിക്കാണോ, ഗൃഹസ്ഥനാണോ, അതോ സന്യാസിക്കാണോ? അവിടെ പറഞ്ഞു, പുനർവിശേഷിത യാവജ്ജീവശ്രുതി ചോദിതാനി കർമാണി പരിത്യജ്യ. അവിടെ ശ്രുതിയിൽ അധികാരികൾക്ക് വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന, എവിടെ പറഞ്ഞിരിക്കുന്നു, യാവജ്ജീവശ്രുതി എന്ന് പറയുന്നു. യാവജ്ജീവശ്രുതി എന്ന് പറയുന്നത് ഇതാണ്, യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാ, മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കണം എന്ന് ശ്രുതി വിധിച്ചിട്ടുള്ള കർമാണി കർമ്മങ്ങളെ പരിത്യജിച്ചിട്ട് കേവലാദേവ ഞാൻ ആ മോക്ഷപ്രാപ്തി, കേവലമായ തത്വജ്ഞാനം കൊണ്ട് മോക്ഷം നേടാം. ഈത്യേത് ഏകാന്തേനൈവ പ്രതിഷിദ്ധം, അതിനെ ഏകാന്തമായി പൂർണ്ണമായും യാതൊരു വികല്പവും കൂടാതെ, എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ആശ്രമിക്ക് അങ്ങനെയാകാം എന്നുള്ള പക്ഷാന്തരങ്ങൾ കൂടാതെ നിശേഷമായി അതിനെ നിഷേധിച്ചു. ആര്? വൃത്തികാരൻ. എന്തുകൊണ്ട്? ശ്രുതി പറഞ്ഞിരിക്കുന്നു, മരണം വരെ കർമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ കർമ്മങ്ങളെ ത്യജിക്കാൻ പറ്റും? അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇഹത്തു, ഇവിടെ വന്നപ്പോഴോ, ഈ മൂന്നാം അധ്യായത്തിൽ വന്നപ്പോഴോ, ആശ്രമ വികല്പം ദർശയത യാവജ്ജീവശ്രുതി ചോദിതാനാമേവ കർമ്മണാം പരിത്യാഗുക്ത. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ എന്ന് ഉള്ള സമാധാനം കണ്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? താൻ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആശ്രമ വികല്പം ദർശയത, ഇവിടെ ആശ്രമ വികല്പത്തെ കാണിച്ചു. എന്നുവെച്ചാൽ ഒരാശ്രമിക്ക്, ആർക്ക്? സന്യാസി. കാരണം അത് ശ്രുതി തന്നെ പറയുന്നുണ്ട്, സന്യാസിക്ക് കർമ്മത്യാഗത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ആശ്രമ വികല്പത്തെ, നേരത്തെ എല്ലാ ആശ്രമികൾക്കും സമുച്ചയത്തെ വിധിച്ചതിന് ശേഷം ഇവിടെ സന്യാസിക്ക് യാവജ്ജീവശ്രുതി ചോദിതാനാം ഏവ കർമ്മണാം പരിത്യാഗം, ആ യാവജ്ജീവശ്രുതി വിധിച്ചതായ ആ കർമ്മങ്ങളുടെ ത്യാഗത്തെ പറഞ്ഞു. ഇതാണ് പരസ്പര വിരോധം. ആദ്യം പറഞ്ഞു എല്ലാ ആശ്രമികളും കർമ്മവും ജ്ഞാനവും ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന്. ഇവിടെ വന്നപ്പോൾ എന്ത് പറഞ്ഞു? സന്യാസിക്ക് കർമ്മത്യാഗമെന്ന് പറഞ്ഞു. എന്ന് വൃത്തികാരൻ പറഞ്ഞു, തത് കഥം ഈദൃശം വിരുദ്ധം അർത്ഥം അർജുനായ ബ്രൂയാത് ഭഗവാദ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ ചോദിക്കുകയാണ്, ഇങ്ങനെ വിരുദ്ധമായ ഒരാശയത്തെ ഭഗവാൻ എങ്ങനെ അർജുനോട് പറയും? ശ്രോതാവ കഥം വിരുദ്ധം അർത്ഥം അവധാരയെ, ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു ആശയം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവൻ ഏത് എന്ത് നിർണയിക്കും? അതും സാധ്യമല്ല. കേൾക്കുന്നവനൊന്നും നിർണയിക്കാനും കഴിയത്തില്ല. ഉപദേശിക്കുന്ന ആളിന് ഇങ്ങനെയൊന്ന് ഉപദേശിക്കുന്നതും അയാളെ സംബന്ധിച്ച് ശരിയല്ല. അതുകൊണ്ട് ആദ്യം ജ്ഞാനകർമ്മ സമുച്ചയത്തെ ഉപദേശിച്ചു. മൂന്നാം അധ്യായത്തിൽ വന്നപ്പോൾ സന്യാസിക്ക് കർമ്മത്യാഗം ആണ് വിധിച്ചിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ഇതിൽ വിരോധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തവും വൃത്തികാരന്റെ സിദ്ധാന്തവുമായിട്ടുള്ള വിരോധത്തെ അല്ല കാണിക്കുന്നത്, മറിച്ച് വൃത്തികാരന്റെ സിദ്ധാന്തത്തിൽ തന്നെ പരസ്പര വൈരുദ്ധ്യമുണ്ട് എന്ന് കാണിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പഴയ കാലത്ത് ഭാഷ്യകാരനും മുമ്പ് എഴുതിയ വൃത്തികാരന്റെ ഈ മതത്തെ തന്നെ, ഈ പൂർവപക്ഷത്തെ തന്നെ ആധുനിക കാലത്ത് പലരും സിദ്ധാന്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ആധുനിക കാലത്ത് പുതിയ പുതിയ ആചാര്യന്മാർ പലരും അവതരിപ്പിക്കുന്ന പല സിദ്ധാന്തങ്ങളും ഈ ഭാഷ്യകാരന്റെ പൂർവപക്ഷമാണ്. എന്താണോ പൂർവപക്ഷമായി ഭാഷ്യകാരൻ അവതരിപ്പിക്കുന്നത്, അതിനെ സിദ്ധാന്തമായിട്ട് പലരും അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ആധുനിക കാലത്തുള്ള പല ഗീതാവ്യാഖ്യാതാക്കളും ഈ ആശയത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കറിയത്തില്ല ഇങ്ങനെ ഒരു പൂർവപക്ഷം ഉണ്ടായിരുന്നു എന്നൊന്നും അറിയത്തില്ല. തങ്ങളുടേതായ പുതിയൊരു കണ്ടുപിടുത്തമാണ് എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് ഈ ജ്ഞാനകർമ്മ സമുച്ചയം. അതാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഏറി വന്നാൽ സന്യാസിക്ക് കർമ്മത്യാഗമാകാം, അതാണ് മോക്ഷസാധനം ഈ തരത്തിൽ അവതരിപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു പൂർവപക്ഷമാണെന്നും ഇത് ഭാഷ്യകാരൻ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ കാര്യമാണെന്നും അറിയാതെയാണ് പുതിയ ഒരു സിദ്ധാന്തം എന്നുള്ള രീതിയിൽ പലരും ഇത് അവതരിപ്പിക്കുന്നത്. ഇനി ആ പൂർവപക്ഷത്തെക്കുറിച്ച് വൃത്തികാരന്റെ അഭിപ്രായത്തെക്കുറിച്ച് ഭാഷ്യകാരൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിന് പരസ്പര വിരോധമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ആ വിരോധത്തെ പരിഹരിച്ച് അതിനെ സിദ്ധാന്തമായി സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സ്വന്തം നിലയുന്നുമുണ്ട്. തൽക്കാലം ഭാഷ്യകാരൻ പൂർവപക്ഷിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. തന്റെ സിദ്ധാന്തത്തെ ഫലത്തിൽ തന്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കും. പക്ഷേ അങ്ങനെ ഒരു ആശയം ഒരാൾ പറഞ്ഞപ്പോൾ അത് ശരിയല്ല, അത് ഭാഷ്യകാരന്റെ രീതിയാണ്. എന്തെങ്കിലും ഒരു ആശയം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് പാടെ തള്ളിക്കളയല്ല, മറിച്ച് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കും? അവരുടെ പക്ഷത്തു നിന്ന് തന്നെ ചിന്തിക്കും. അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള പോരായ്മകളെ എടുത്തു കാണിക്കും. എടുത്തു കാണിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ദോഷങ്ങൾ അതിൽ വരും, അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ് എന്ന് സമർത്ഥിക്കും. അങ്ങനെ ഒരു രീതിയാണ്. അല്ലാതെ ഒരു കാര്യം കേട്ടുടനെ തന്നെ പാടെ നിഷേധിക്കുകയല്ല. ഇനി ഈ വൃത്തികാരൻ പറയുന്ന ആശയത്തെ ഏതെല്ലാം രീതിയിൽ സമർത്ഥിക്കാൻ പറ്റും, അങ്ങനെ സമർത്ഥിക്കുമ്പോൾ എന്തെല്ലാം ദോഷങ്ങൾ വരും, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. തത്ര ഏത് സ്യാത്, അത് ഇങ്ങനെ ആയിക്കൂടെ. അവർ പറഞ്ഞതിന്റെ താല്പര്യം ഇതായിക്കൂടെ എന്നാണ്. എന്താണ് പല പക്ഷങ്ങളും ഇവിടെ പറയുകയാണ്. ഗൃഹസ്ഥാനാമീവ ശ്രൗത സ്മാർത്ത കർമ്മ പരിത്യാഗേന കേവലാദേവ ഞാൻ ആ മോക്ഷ പ്രതിഷിദ്ധ്യത നതു ആശ്രമാന്തരാണാം ഇതി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ജ്ഞാനകർമ്മ സമുച്ചയത്തെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് ഗൃഹസ്ഥാനാമേവ, വൃത്തികാരൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഗൃഹസ്ഥന്മാർക്ക് ശ്രൗതസ്മാർത്ഥ കർമ്മ പരിത്യാഗേന. ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതും സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് കേവലാദൈവ ജ്ഞാനാ മോക്ഷ, കേവലമായ ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടും എന്നുള്ളതിന് ആർക്ക്? ഗൃഹസ്ഥന്മാർക്ക് നിഷേധിക്കുന്നു. എന്ന് പറഞ്ഞാലോ അത് ആശ്രമാന്തരാണ്, മറ്റ് ആശ്രമികൾക്ക്, ബ്രഹ്മചാരിക്കും സന്യാസിക്കും എന്നെ നിഷേധിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതായത് ഗൃഹസ്ഥന് ശ്രൗതസ്മാർത്ഥ കർമ്മവും ജ്ഞാനവും ഒരുമിച്ച് അനുഷ്ഠിച്ച് അതുകൊണ്ട് മോക്ഷം കിട്ടത്തില്ല, മറ്റുള്ളവർക്കെല്ലാം അതാകാം എന്നൊരഭിപ്രായമാണ് പറഞ്ഞെങ്കിലോ. ഗൃഹസ്ഥന് ശ്രൗതവും സ്മാർത്ഥവുമായുള്ള കർമ്മത്തെ പരിത്യജിച്ച് മോക്ഷം കിട്ടത്തില്ല, മറിച്ച് ബ്രഹ്മചാരിക്കും സന്യാസിക്കും അതാകാം എന്ന് കരുതിയാലോ എന്നാണ്. എന്നുവെച്ചാൽ ഗൃഹസ്ഥന് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങളും ജ്ഞാനവും ഒരുമിച്ച് അനുഷ്ഠിക്കണം, അങ്ങനെ മോക്ഷം കിട്ടും. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, ഇത് രണ്ടും ഉപേക്ഷിച്ചിട്ട് ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങളെ പരിത്യജിച്ച് ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടും എന്നൊരഭിപ്രായമാണെങ്കിലോ പറയുന്നു, ഏതതവി പൂർവോത്തര വിരുദ്ധമേവ. ഈ പറയുന്നതും പൂർവോത്തര വിരുദ്ധമാണ്. മുമ്പ് പറഞ്ഞതും ഈ പറയാൻ പോകുന്നതുമായിട്ട് യോജിക്കത്തില്ല. കഥ എന്തുകൊണ്ട്? സർവാശ്രമിണാം ജ്ഞാനകർമ്മണോഹോ സമുച്ചയോ ഗീതോ ഗീതാശാസ്ത്രേ നിശ്ചിതോ അർത്ഥയിതി പ്രതിജ്ഞായ. പക്ഷേ പ്രതികാരൻ പറഞ്ഞാൽ അങ്ങനെയല്ല. സർവാശ്രമികൾക്കും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി മൂന്നുപേരാണ് മുഖ്യമായിട്ടുള്ളത്. ഈ മൂന്ന് കൂട്ടർക്കും ജ്ഞാനകർമ്മണോഹോ സമുച്ചയോ ഗീതാശാസ്ത്രേ നിശ്ചിതോ അർത്ഥ. ജ്ഞാനകർമ്മ സമുച്ചയമാണ് ഗീതാശാസ്ത്രത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇതി പ്രതിജ്ഞ എന്നാണ് ആദ്യം പ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് ഗൃഹസ്ഥന്മാർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്ക് കർമ്മത്യാഗമാകാം. ഗൃഹസ്ഥന് കർമ്മവും ഞാനും സമുച്ചയിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇവിടെ ആർക്കും ഒരു ആശ്രമിക്കും സമുച്ചയം, ഏതാശ്രമിക്കായാലും ശരി, സമുച്ചയം കൊണ്ടേ മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഥം തദ്വിരുദ്ധം കേവലാദി ഏവജ്ഞാനാത് മോക്ഷം ബ്രൂയാത് ആശ്രമാന്തരാണ്. അതിന് വിരുദ്ധമായിട്ട് കേവലമായ ജ്ഞാനം കൊണ്ട് മോക്ഷം ബ്രഹ്മചാരിക്കും സന്യാസിക്കും കിട്ടും എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? അത് ശരിയാകത്തില്ല. ഇനി അധമതം, ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാലോ എന്താണ് അവരെ രക്ഷിക്കാൻ ഏത് തരത്തിൽ ചിന്തിക്കാം? അതുകൊണ്ട് ചോദിക്കുന്നു അധമതം പക്ഷാന്തരത്തെ കാണിക്കുകയാണ്. മറ്റൊന്നായാലോ എന്താണ്? ശ്രോതകർമ്മ അപേക്ഷയാ ഏതദ് വചനം കേവലാദേവ ജ്ഞാനാദ് ശ്രൗതകർമ്മരഹിതാത് ഗൃഹസ്ഥാന മോക്ഷ പ്രതിഷിദ്ധ്യത പറയുന്നു. അതിനിങ്ങനെ ചിന്തിച്ചാലോ, ശ്രൗതകർമ്മ രഹിതമായ ജ്ഞാനം കൊണ്ട് ഗൃഹസ്ഥന് മോക്ഷം കിട്ടത്തില്ല. എന്നുവെച്ചാൽ ഗൃഹസ്ഥന് മോക്ഷം കിട്ടണമെങ്കിൽ ശ്രൗതകർമ്മവും ജ്ഞാനവും വേണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യമെങ്കിലോ. ഗൃഹസ്ഥാന ശ്രൗതകർമ്മ അപേക്ഷയാ ഏതൊക്കെ പറഞ്ഞു, ശ്രൗതകർമ്മത്തെ അപേക്ഷിച്ച് പറഞ്ഞാണ്. എന്താണ് കേവലാത് ജ്ഞാനാത് ശ്രൗതകർമ്മരഹിതാത് ഗൃഹസ്ഥാന മോക്ഷ പ്രതിഷിദ്ധി? ശ്രൗതകർമ്മരഹിതമായ ശ്രുതി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ കൂടാതെ കേവലമായ ജ്ഞാനം കൊണ്ട് ഗൃഹസ്ഥന് മോക്ഷം കിട്ടത്തില്ല. എന്നുവെച്ചാൽ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ശ്രൗതകർമ്മവും ശ്രുതി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും ജ്ഞാനവും കൂടി വേണം മോക്ഷത്തിന്. എന്നാണ് പറഞ്ഞതെങ്കിലോ? ഉർവശി പറയുന്നു ഏതതവി വിരുദ്ധം, അങ്ങനെ ചിന്തിച്ചാലും ശരിയാകത്തില്ല. എന്നുവെച്ചാൽ ഏതെല്ലാം തരത്തിൽ ചിന്തിക്കാമോ ആ പക്ഷങ്ങളെല്ലാം ചിന്തിക്കുകയാണ്. കഥം ഗൃഹസ്ഥൈവ സ്മാർത്ഥകർമ്മണ സമുച്ചിതാ ജ്ഞാനാ മോക്ഷ പ്രതിഷിദ്ധ്യതേ നതു ആശ്രമാന്തരാണാം ഇതി കഥം വിവേകിഭി സഖ്യം അവതാരയിതു പറയുന്നു. ഗൃഹസ്ഥന് സ്മാർത്ഥകർമ്മ സമുച്ചിതമായ ജ്ഞാനം, സ്മാർത്ഥകർമ്മവും ജ്ഞാനവും കൊണ്ടുള്ള മോക്ഷത്തെ നിഷേധിക്കുന്നു, മറ്റ് ആശ്രമികൾക്കല്ല എന്ന് എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? ഗൃഹസ്ഥന് സ്മാർത്ഥ സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മവും അതും ജ്ഞാനവും കൊണ്ടുള്ള മോക്ഷത്തെ പ്രതിഷേധിക്കുന്നു. അതായത് ഗൃഹസ്ഥൻ സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കണം, ജ്ഞാനവും സമ്പാദിക്കണം, അങ്ങനെ മോക്ഷം കിട്ടുമെന്നുള്ളതിനെ നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ ഗൃഹസ്ഥന് ശ്രുതി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും ജ്ഞാനവും വേണം, എന്നാലേ മോക്ഷം കിട്ടും. അല്ലാതെ സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും ജ്ഞാനവും കൊണ്ട് മോക്ഷം കിട്ടുമെന്നുള്ളതിനെ നിഷേധിക്കുന്നു. ഇന്നത്തെ ആശ്രമാന്തരാണ്, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, അവർക്കത് നിഷേധിക്കുന്നില്ല. ഇത് കഥം വിവേകിഭി ശക്യം ഓധാരയിലും ഇതെങ്ങനെ വിവേകികൾക്ക് നിർണ്ണയിക്കാൻ കഴിയും? അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനും പറ്റത്തില്ല. അതായത് ശ്രൗതകർമ്മത്തിന്റെ സമുച്ചയം സ്മാർത്ഥകർമ്മത്തിന്റെ സമുച്ചയം, രണ്ടു തരത്തിലുള്ള സമുച്ചയത്തെ കുറിച്ച് പറയുകയാണ്. ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് കേവല ജ്ഞാനം കൊണ്ട് ഗൃഹസ്ഥന് മോക്ഷം കിട്ടത്തില്ല. ഇനി സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് കേവല ജ്ഞാനം കൊണ്ട് ഗൃഹസ്ഥന് മോക്ഷം കിട്ടത്തില്ല. ഇത്തരത്തിൽ ഉള്ള സമുച്ചയത്തെയാണ് പൂർവക്ഷി പറയുന്നതെന്ന് സ്വീകരിച്ചാലോ അതൊന്നും വിവേകികൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. കിഞ്ച മാത്രമല്ല, ഇനി വേറെ തരത്തിൽ ചിന്തിച്ചാലോ, ഇതി മോക്ഷസാധനത്വന സ്മാർത്താനി കർമാണി ഊർധ്വരേതസാം സമുച്ചയന്തേ. ഇനി അങ്ങനെ ചിന്തിക്കാൻ എന്താണ്? സന്യാസിമാർക്ക് മോക്ഷസാധനമായി സ്മൃതി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ പറയുന്നു. തഥാ ഗൃഹസ്ഥ്യാപേക്ഷ്യതാം സ്മാർത്ഥൈരൈവ സമുച്ചയോ എന്ന ശ്രുതി. അങ്ങനെ അതുപോലെ ഗൃഹസ്ഥന്മാർക്കും സ്മൃതിയിലുള്ള കർമ്മവും ജ്ഞാനവും വേണം എന്ന് കരുതിയാലോ അതും ശരിയല്ല. കാരണം മോക്ഷസാധനത്തിന് സ്മാർത്ഥാനി കർമാണി, മോക്ഷസാധനമായി സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. ആർക്ക്? ഊർധ്വരേതസ് എന്ന് പറഞ്ഞ സന്യാസിമാർക്ക് അത് വേണം. ഗൃഹസ്ഥനും അതുപോലെയാണ്. സ്മാർത്ഥകർമ്മങ്ങൾ, അതായത് അവിടെ ശ്രൗതകർമ്മങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അങ്ങനെ വേറൊരു പക്ഷം അങ്ങനെ പലതരത്തിൽ ചിന്തിക്കുകയാണ്, അതും ശരിയാകത്തില്ല. ഇനി മറ്റൊരു പക്ഷം ചിന്തിക്കുക എന്താണ്? അത ശ്രൗദേഹി സ്മാർത്ഥൈശ്ച ഗൃഹസ്ഥൈവ സമുച്ചയോ മോക്ഷായ ഊർധ്വരേതസാന്തു സ്മാർത്ഥകർമ്മ മാത്ര സമുച്ചിതാ ജ്ഞാനാ മോക്ഷ. ഇനി അങ്ങനെ ചിന്തിച്ചു നോക്കാം. ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അത് മായിട്ടുള്ള സമുച്ചയം ഗൃഹസ്ഥന് മോക്ഷത്തിന് ഉപകരിക്കും എന്ന് കൽപ്പിച്ചാലോ ഊർധ്വരേത സാന്തു ആശയം. സന്യാസിമാർക്കാണെങ്കിലോ സ്മാർത്ഥകർമ്മ മാത്ര സമുച്ചതാ ജ്ഞാനാ മോക്ഷം, സ്മാർത്ഥകർമ്മ സമുച്ചിതമായ ജ്ഞാനം കൊണ്ട് മോക്ഷം. അങ്ങനെ കൽപ്പിച്ചാലോ അത് വേറൊരു പക്ഷം. തത്രൈവം സതി ഗൃഹസ്ഥസ്യ ആയാസ ബാഹുല്യ ശ്രൗതം സ്മാർത്ഥം ച ബഹുസു ദുഃഖരൂപം കർമ്മ ശിരസ് ആരോപിതസ്യാ. അങ്ങനെയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥനോട് അത് പക്ഷപാതം കാണിക്കുകയായിരിക്കും. എന്താണ്? ഗൃഹസ്ഥന് ആയാസ ബാഹുല്യമുള്ള ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള ബഹുദുഃഖരൂപം വളരെ ദുഃഖരൂപത്തിലുള്ള കർമ്മങ്ങൾ ശിരസ് ആരോപിതം, അത് ഗൃഹസ്ഥന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു എന്ന് വരും. ഗൃഹസ്ഥൻ ഇതെല്ലാം ചെയ്യണം, ശ്രൗതകർമ്മങ്ങൾ ചെയ്യണം, സ്മാർത്ഥകർമ്മങ്ങൾ ചെയ്യണം, പിന്നെ തത്വജ്ഞാനം നേടണം. ഇതെല്ലാം ശിരസി ആരോപിതം എന്ന് വെച്ചാൽ തലയിൽ വെച്ചു കൊടുക്കണം, വലിയൊരു ഭാരം ഗൃഹസ്ഥന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. അതും ശരിയല്ല. ഇനി വേറൊരു പക്ഷത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലോ, അഥ ഗൃഹസ്ഥ സീവ ആയാസ ബാഹുല്യ കാരണാത് മോക്ഷസ്യാ ആശ്രമാന്തരാണാം ശ്രൗത നിത്യകർമ്മരഹിതത്വാ. അതുകൊണ്ട് ഗൃഹസ്ഥന് ഇത്രയും ഭാരിച്ച ഒരു ചുമതല കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കരുതിയാലോ വേറൊരു പക്ഷം. ഗൃഹസ്ഥ സൈവ മോക്ഷ, ഗൃഹസ്ഥനെ മോക്ഷം കൊണ്ടത്തുള്ളൂ. എന്തുകൊണ്ട്? ആയാസ ബാഹുല്യ കാരണം. ഗൃഹസ്ഥൻ ഒരുപാട് അധ്വാനിക്കുന്നു, ശ്രോതകർമ്മങ്ങൾ ചെയ്യുന്നു, സ്മാർത്ഥകർമ്മങ്ങൾ ചെയ്യുന്നു, ജ്ഞാനം നേടുന്നു. അതുകൊണ്ട് ഗൃഹസ്ഥനെ മോക്ഷമുള്ളൂ. എന്നാ ആശ്രമാന്തരാണ് മറ്റു ആശ്രമങ്ങൾക്ക്, ബ്രഹ്മചാരിക്കും സന്യാസിക്കും മോക്ഷമില്ല. എന്തുകൊണ്ട്? ശ്രൗത നിത്യകർമ്മരഹിതത്വ, ശ്രൗതമായ കർമ്മങ്ങളില്ല, സ്മാർത്ഥമായ കർമ്മങ്ങളും അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. എന്നുവെച്ചാൽ ഏതെല്ലാം തരത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാമോ ആ തരത്തിലുള്ള പക്ഷാന്തരങ്ങൾ ഉന്നയിച്ച് അതിന് സമാനം പറയുകയാണ്. പറയുന്നു തദപ്യസത്, ഈ തരത്തിലുള്ള ചിന്തയും ശരിയല്ല. എന്തുകൊണ്ട്? സർവ ഉപനിഷസ്സു ഇതിഹാസ പുരാണ യോഗശാസ്ത്രേഷിച്ച ജ്ഞാനാംഗത്വന മുമുക്ഷുഹോ സർവകർമ്മ സന്യാസ വിധാനാ. അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? തന്റെ സിദ്ധാന്തം പറയുകയാണ്, സർവ ഉപനിഷത്തുക്കളിലും ഇതിഹാസത്തിലും പുരാണങ്ങളിലും പലതരത്തിലുള്ള യോഗശാസ്ത്രങ്ങൾ എല്ലാത്തിലും ജ്ഞാനാംഗമായി ജ്ഞാനാംഗമായിട്ട് മുമുക്ഷോഹോ സർവകർമ്മ സന്യാസ വിധാനാ. മുമുക്ഷുവിന് ജ്ഞാനത്തിന്റെ അംഗമായി സർവകർമ്മ സന്യാസത്തെ വിധിച്ചിരിക്കുന്നു എന്നാണ്. അതായത് സർവകർമ്മ സന്യാസത്തിലൂടെയുള്ള ജ്ഞാനനിഷ്ഠ, അതാണ് മോക്ഷത്തിന് കാരണം. അത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇത് വിധിച്ചിരിക്കുന്നു ആശ്രമ വികല്പ സമുച്ചയ വിധാനാച്ച ശ്രുതി സ്മൃതിയോഹോ. ആശ്രമ വികല്പം, ആശ്രയ സമുച്ചയം, ഇതെല്ലാം ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണോ ആശ്രയ സമുച്ചയം പറയുന്നുണ്ട്, ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേ. ആശ്രയ സമുച്ചയം പറയുന്നു, ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മചര്യത്തെ പൂർത്തിയാക്കിയതിനു ശേഷം, സമാവർത്തനം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് വേദം അധ്യയനം ചെയ്തതിനു ശേഷം ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുക. അതിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്, ഗൃഹാത് വനീഭൂത്വ പ്രവൃജയെ. അങ്ങനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അത് കഴിഞ്ഞിട്ട് വനീഭൂത്വ പ്രവൃജയെ, വാനപ്രസ്ഥത്തെ സ്വീകരിച്ച് പിന്നെ സന്യാസത്തെ സ്വീകരിക്കുക. ഇതാണ് ആശ്രമ സമുച്ചയം. ഇത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. യതിവ അല്ല, ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് രഥ മറിച്ച് ബ്രഹ്മചര്യാദൈവ പ്രവൃജി, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കുക. ഗൃഹാദ്വ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാകാം, വനാദ്വ വാനപ്രസ്ഥത്തിൽ നിന്നാകാം, എവിടെ നിന്നായാലും അങ്ങനെയാകാം. ഇതെന്താണ് വികല്പം? നേരത്തെ സമുച്ചയം പറഞ്ഞു. എന്താണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ ഒരു സമുച്ചയം പറയുന്നു. അതാണ് ആശ്രമ വികല്പ സമുച്ചയ വിധാനം. മറിച്ചൊരു വികല്പം പറയുന്നു, മറിച്ച് അങ്ങനെയല്ല യോഗ്യനാണെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ആകാം. അത് കഴിഞ്ഞിട്ട് സ്മൃതി പറയുന്നുണ്ട്, എന്താണ്? എം ഇച്ഛേദ ചെയ്ത് തം ആപസേ, ഏതാശ്രമത്തിലാണോ ഒരുവൻ ഇച്ഛയുള്ളത് ആ ആശ്രമത്തെ കഴിയുക. എങ്ങനെ എന്നുവെച്ചാൽ അവന്റെ കാമനയ്ക്കനുസരിച്ചാണ്. എം ഇച്ഛയില് തം ആപസേ എന്ന് സ്മൃതി പറയുന്നുണ്ട്. അവൻ എന്താണ് കാമന? ഗൃഹസ്ഥാശ്രമത്തിനാണെങ്കിൽ അത് സ്വീകരിക്കുക, അല്ല സന്യാസത്തിനാണെങ്കിൽ അത് സ്വീകരിക്കുക. ഇതെല്ലാം താഴെ ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ആശ്രമ വികല്പ സമുച്ചയം? അപ്പൊ ശ്രുതിയിലും സ്മൃതികളിലുമെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ടെന്താണ്, സർവ ഉപനിഷത്തുകളിലും ഇതിഹാസത്തിലും പുരാണങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും എല്ലാം സർവകർമ്മ സന്യാസത്തെ ജ്ഞാനത്തിന്റെ അംഗമായി മുമ്മൂക്ഷുവിന് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള പക്ഷാന്തരങ്ങൾ, കൽപ്പനകൾ ഇതൊന്നും നിലനിൽക്കത്തില്ല എന്നർത്ഥം. അപ്പോ ഇവിടെ വീണ്ടും ചോദിക്കുകയാണ് പൂർവപക്ഷി വൃത്തികാരൻ ചോദിക്കുകയാണ്, സിദ്ധഹസ്തർഹി സർവാശ്രമിണാം ജ്ഞാനകർമ്മണോ സമുച്ചയ? അങ്ങനെയാണെങ്കിൽ സർവാശ്രമികൾക്കും, അതായത് ബ്രഹ്മചാരിക്കും, ഇവിടെ പറയുന്നുണ്ടല്ലോ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമിയാകാൻ പറഞ്ഞു, പിന്നീട് വാനപ്രസ്ഥം, പിന്നീട് സന്യാസം, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടെന്താണ്, സർവാശ്രമികൾക്കും ജ്ഞാനകർമ്മ സമുച്ചയമുണ്ട് എന്ന് പറഞ്ഞാലോ? എന്നാ മുമുക്ഷുഃ സർവകർമ്മ സന്യാസവിധ, മുമുക്ഷുവിന് സർവകർമ്മ സന്യാസ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളുടെ ത്യാഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനി സ്വന്തം സിദ്ധാന്തത്തെ ഇവിടെ പറയുകയാണ്. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പുത്രേഷനായാശ്ച വിത്തേഷനായാശ്ച ലോകേഷനായാശ്ച വിദ്ധായ അധ ഭിക്ഷാചര്യം ചരന്തി ബൃഹദാരണ്യത്തിൽ പറയുന്നു. എങ്ങനെ ഒരാൾ ഭിക്ഷാചര്യം എന്ന് വെച്ചാൽ സന്യാസം, സന്യാസത്തെ എങ്ങനെ സ്വീകരിക്കുന്നു? പുത്രേഷനായാശ്ച, പുത്രേഷണ പുത്രന്മാരുണ്ടാകണമെന്നുള്ള ആഗ്രഹം, അതിൽ നിന്ന് നിവർത്തനായി വിത്തേഷനായാശ്ച കർമ്മങ്ങൾ ചെയ്ത് ധനം സമ്പാദിക്കണം എന്നുള്ള ആ വിത്തേഷണ, അതിൽ നിന്നും പിന്നെ ലോകേഷനായ ലോകങ്ങൾ, അതായത് പരലോകത്തിലുള്ള കർമ്മഫലം, സ്വർഗാദിഫലം, അതാണ് ലോകേഷണ. കർമ്മത്തിന്റെ ദുഷ്ടമായ ഫലമാണ് പുത്രൻ, അദൃഷ്ടമായ ഫലമാണ് ലോകം, സ്വർഗവും മറ്റും. ഇതിൽ നിന്നെല്ലാം വിദ്ധായ, ഇതിനെല്ലാം ത്യജിച്ചിട്ട് അധ അവൻ മുമുക്ഷുവായി ഭിക്ഷാചര്യം ചരന്തി, ഭിക്ഷാചര്യം ചരിക്കുന്നു എന്നുവെച്ചാൽ സന്യാസി സ്വീകരിക്കുന്നു, സന്യാസിയാകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടെന്താണ് സർവകർമ്മ സന്യാസം അവിടെ വിധിച്ചിരിക്കുന്നു. തസ്മാത് സന്യാസം യേഷാം തപസാം അതിരിക്തമാകു. അതുകൊണ്ടെന്താണ് യേഷാം തപസാം, ഈ മഹാനാരായണ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ തപസ്സുകളിൽ വച്ചെല്ലാം പലതരത്തിലുള്ള തപസ്സുകളെ കുറിച്ച് പറയുന്നു. കൃഷ്ണം, ചന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു. സത്യം തുടങ്ങിയ അനേക തപസ്സുകളെ കുറിച്ച് പറയുന്നു. ഈ തപസ്സുകളെല്ലാം അപേക്ഷിച്ച് അതിരിക്തം ശ്രേഷ്ഠമാകുന്നു എന്നാണ് സന്യാസം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തപസ് എന്ന് പറയുന്നുണ്ട് ശ്രുതിയിൽ. അത് മാത്രമല്ല, എന്താണ് ന്യാസ ഏവ അത്യരേയ പറയുന്നു, ന്യാസം അത് തന്നെയാണ് സർവശ്രേഷ്ഠമായിരിക്കുന്നത്. എല്ലാ ആശ്രമങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് പറയുന്നു. എന്താണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഇത്തരം ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. ന്യാസേവ സന്യാസം തന്നെയാണ് അത്യരേജ, ഇതിനെല്ലാം അതിക്രമിച്ച് നിൽക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതാണ്, അതാണ് ഒരു അന്തിമമായി സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നു. ഇതി പിന്നെ ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വം ആനശഹു. ഏകേ ചിലർ എന്ന് പറഞ്ഞാൽ ചില മുമുക്ഷുക്കൾ എന്നുള്ളത്, ഇത് എല്ലാവർക്കും സാധ്യമല്ല. അവരെന്ത് ചെയ്തു? ന കർമ്മണ കർമ്മം കൊണ്ടല്ല അമൃതത്വം ആനശഹു, അമൃതത്വത്തെ മോക്ഷത്തെ ആനശഹു പ്രാപിച്ചത്. ന കർമ്മണ കർമ്മം കൊണ്ടല്ല, ന പ്രജയ ഗൃഹസ്ഥാസനം സ്വീകരിച്ച് സന്താനങ്ങളെയൊക്കെ ഉത്പാദിപ്പിച്ചു, ആ സന്താനങ്ങളുടെ സത്കർമ്മം കൊണ്ട് അല്ല അവർ മോക്ഷത്തെ പ്രാപിച്ചത്. ധനേന ധനം, ധാരാളം ധനം ചെലവഴിച്ചു, അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുമല്ല, പിന്നെയോ ത്യാഗേന ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, കർമ്മത്തെ ഉപേക്ഷിച്ചു, സന്താനങ്ങൾ ഉപേക്ഷിച്ചു, ധനത്തെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ഏക ചിലർ യോഗ്യന്മാരായിട്ടുള്ളവർ അമൃതത്വം മോക്ഷത്തെ പ്രാപിച്ചത് അങ്ങനെയാണ് എന്നവിടെ പറയുന്നുണ്ട്, കൈവല്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഇതിച്ച അത് മാത്രമല്ല ബ്രഹ്മചര്യാത് ഏവ പ്രവൃജയത് പറയുന്നു, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കണം എന്ന് ഏവകാരം പറഞ്ഞിരിക്കുന്നു, ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ പോയി ഗൃഹസ്ഥാശ്രമത്തിൽ പോയി, അവിടുത്തെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് പിന്നെ വാനപ്രസ്ഥത്തിൽ പോയി, ആ കഷ്ടതയൊന്നും അനുഭവിക്കാതെ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഏവ പ്രവൃജയത് അവനതിന് യോഗ്യനാണെങ്കിൽ മറ്റൊന്നും പരീക്ഷിക്കാൻ പോണ്ട, ആ കാമനകളെ ഒരുവന് ത്യജിക്കാൻ കഴിയുമെങ്കിൽ അവൻ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കണം. അതുകൊണ്ടാണ് ഏവകാരം പറഞ്ഞിരിക്കുന്നത്, ഉറപ്പിച്ച് പറയുന്നു. അവിടെ ആശ്രമ സമുച്ചയമില്ല, മറ്റേതെങ്കിലും ഒരു ആശ്രമത്തിൽ കൂടെ സമുച്ചയിക്കുന്നില്ല. എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേ, അതാണ് സമുച്ചയം. അങ്ങനെ ഒരു സമുച്ചയമില്ല, അതിന്റെ ആവശ്യമില്ല. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു പ്രവൃജയ ഇത്യാദ്യ ശ്രുതയ. ഇങ്ങനെ എത്രയോ ശ്രുതികളുണ്ട് സന്യാസത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സന്യാസം അപ്രാമാണികമല്ല, കർമ്മസന്യാസത്തെയാണ് ഇതെല്ലാം പറയുന്നത്. മഹാഭാരതത്തിനും പറയുന്നുള്ളൂ, കാരണം ശ്രുതി സ്മൃതി ഇതിഹാസം പുരാണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം എടുത്തു കാണിക്കുകയാണ്. എന്താണ് തേജ? ധർമ്മം അധർമ്മം ച ഉഭയ സത്യാനൃതേ തേജ ഉഭയ സത്യാനൃതേ ത്യക്ത്വ ഏന തേജസി തത്യജ. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. തേജ ധർമ്മം അധർമ്മം ച, ആത്യന്തികമായ ത്യാഗത്തെ, ധർമ്മത്തെ ഒരുവൻ അധർമ്മത്തെ ത്യജിച്ചിട്ട് ധർമ്മത്തെ സ്വീകരിക്കുന്നു. അർജുനോട് ഭഗവാൻ അതാണ് പറയുന്നത്, ധർമ്മത്തെ സ്വീകരിക്കുക, സ്വധർമ്മത്തെ സ്വീകരിക്കുക. അത് ഒരു അവസ്ഥയിൽ. പക്ഷെ അത് കഴിഞ്ഞാലോ ധർമ്മം അധർമ്മം ചെത്തില്ല. എങ്ങനെയാണോ അധർമ്മത്തെ ത്യജിച്ചത് അതുപോലെ ധർമ്മത്തെയും തെറ്റിക്കുക. അധർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞുകൊണ്ട് മാത്രമേ ധർമ്മത്യാഗത്തിന് അവകാശമുള്ളൂ, അതും ഓർക്കണം. അല്ലാതെ ആദ്യമേ ധർമ്മത്തെ ത്യജിക്കാൻ പാടില്ല. ആദ്യം ധർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ അധർമ്മം വരും. അതുകൊണ്ട് അധർമ്മത്തെ ത്യജിച്ചിട്ട് യോഗ്യനാണെങ്കിൽ ധർമ്മത്തെയും ത്യജിക്കുക. ഉഭയ സത്യാനൃതയെ തെജ, അനൃതം സത്യം രണ്ടുണ്ട്. അതിന്റെ അനൃതത്തെ ആദ്യം ത്യജിക്കണം, അത് ത്യജിച്ചു കഴിഞ്ഞാലോ പിന്നെ സത്യത്തെയും ത്യജിക്കുന്നു. സത്തായിട്ടുള്ള സർവത്തിനെയും സദ്ധർമ്മത്തെയെല്ലാം ത്യജിക്കുന്നു. പക്ഷെ ആദ്യ അനൃതത്തെ ത്യജിച്ചവനായിരിക്കുന്നു, അല്ലാതെ സത്യത്തെ ത്യജിക്കാൻ പാടില്ല. അത് ത്യാഗത്തിന്റെ പരമകാഷ്ഠയാണ്. അവന് പിന്നെ അനുഷ്ഠിക്കാനായിട്ട് അനുഷ്ഠേയമേ ഇല്ല. സത്തായിട്ടൊന്നും അനുഷ്ഠിക്കാനില്ല, അസത്തായിട്ടൊന്നും അനുഷ്ഠിക്കാനില്ല. അതാണ് സത്യാനൃതയെ തെജ. ഉഭയ സത്യാനൃതയെ തെക്വ. അപ്പൊ സത്യാനൃതങ്ങളുടെ ത്യാഗം എന്ന് പറയുമ്പോൾ അത് പരമമായ ത്യാഗമാണ്. സദ്ധർമ്മങ്ങളുടെ എല്ലാം ത്യജിക്കുന്നു, അസത്തിന് നേരത്തെ ത്യജിച്ചു. ഇത് രണ്ടും ത്യജിച്ചു കഴിഞ്ഞാൽ പറയുന്നു ഏന തേജസി തത്യജ, ഇതിനെല്ലാം നീ എന്തുകൊണ്ടാണോ ത്യജിച്ചത് അതിനെയും ത്യജിക്കുക. അതിന്റെ ത്യാഗവും സംഭവിക്കുന്നു എന്ന് കാണിക്കുകയാണ്. വിധിയല്ല ഇത്, മഹാഭാരതി പറയുന്നു. അപ്പോൾ ധർമ്മത്തെയും അധർമ്മത്തെയും ത്യജിക്കാൻ തന്നെ എന്താണ് സഹായിച്ചത്? സത്യത്തെയും അനന്തത്തെയും ത്യജിക്കാൻ തന്നെ എന്താണ് പ്രാപ്തനാക്കിയത്? അതിനെക്കൂടി ത്യജിക്കുക. ആത്യന്തികമായി ഒരുവിന് ത്യജിക്കേണ്ടിയിരിക്കുന്ന എന്താണ്? ഈ ഏന തേജസി തത്യജ എന്നുള്ളത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവസാനമായി എന്താണ് ത്യജിക്കേണ്ടി വരുന്നത്? കാരണം ത്യാഗമെന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനം അധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും മൂലകാരണമായി നിൽക്കുന്നത് എന്താണ്? അഹന്തയാണ്, അഹം ബോധമാണ്. അത് അധർമ്മത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് പ്രതികൂലമായിരിക്കുന്നു, ധർമ്മത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് അനുകൂലമായിരിക്കുന്നു. അപ്പോൾ ധർമാധർമ്മങ്ങളെ, അഹന്തയോട് ചേർന്ന് നിൽക്കുന്ന ധർമാധർമ്മങ്ങളെ ത്യജിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അഹന്തയുടെ ത്യാഗം വരുന്നു. അതുപോലെ സത്തും അസത്തും, സത്തെന്ന് പറയുന്നുണ്ട് സത്യാനൃതങ്ങൾ, തിരുകരണങ്ങൾ കൊണ്ടുമുള്ള അനൃതാനുഷ്ഠാനത്തെ ത്യജിക്കുന്നു, അതിനോട് ചേർന്നുള്ള അഹന്തയും ത്യജിക്കുന്നു. അതുപോലെ തന്നെ സത്യാനുഷ്ഠാനങ്ങൾ, സദനുഷ്ഠാനങ്ങൾ, അതിനെയും ത്യജിക്കുന്നു. ഈ സത്യം എന്നുള്ളതിന് ചില ഉപാസനകൾ എന്നും മറ്റും അർത്ഥം പറയുന്നുണ്ട്, അതിനെയും ത്യജിക്കുന്നു. ഇതെല്ലാം ത്യജിച്ചു കഴിഞ്ഞാലും ഇതിനെല്ലാം ത്യജിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ വിവേകയുക്തമായിരിക്കുന്ന അഹംഭാവം, ഒരു ത്യജിക്കുന്നവനവിടെ ഉള്ളപ്പോഴേ ത്യാഗം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ആ ത്യജിക്കുന്നവൻ ആരാണ്? അഹംബോധമാണ്. അതിനെയും ത്യജിക്കണം. ആത്മബോധം കൊണ്ട് അഹംബോധത്തിന്റെ പൂർണ്ണനാശം. ഏന ത്യജസി തത്യജ. എന്തുകൊണ്ടാണോ ഇതിനെല്ലാം നിനക്ക് ത്യജിക്കുന്നത് കഴിഞ്ഞത്, വിവേകയുക്തമായ അഹന്ത, അതിനെയും ത്യജിക്കുക. അതും പിന്നീട് ആവശ്യമില്ല എന്നർത്ഥം എന്നും പറയുന്നുണ്ട്. സംസാരമേവ നിസ്സാരം ദൃഷ്ട സാരദദക്ഷയ പ്രവ്രജത് അകൃതോദ്വാഹ പരം വൈരാഗ്യമാശ്രിത. സംസാരമേവ നിസ്സാരം ദൃഷ്ട, ഈ സംസാരം പൂർണ്ണമായിട്ടും ഭാര്യ പുത്രാദികളെല്ലാം, അതാണ് സംസാരം എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും നിസ്സാരമാണെന്ന് കണ്ടിട്ട്, ഇത് വളരെ തുച്ഛമാണെന്ന് കണ്ടിട്ട് സാരദദക്ഷയ, ഇതിന്റെ സാരത്തെ കാണുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് കാണുന്നതൊന്നും സാരമില്ല എന്നാണ്. തന്റെ ചുറ്റുമിരിക്കുന്ന ഭാര്യ പുത്രാദികളൊന്നും തന്നെ സാരമുള്ളതല്ല എന്നുവെച്ചാൽ വിവേകികൾ, വിവേകമില്ലാത്തവൻ, അവിവേകി എന്ത് ചെയ്യുന്നു? അതിൽ പെട്ടതിനു ശേഷം, ഭാര്യ പുത്രാദി സംബന്ധത്തിൽ പെട്ടതിനു ശേഷം അത് നിസ്സാരമാണെന്ന് കണ്ടിട്ട് അതിനെ ത്യജിക്കുന്നു. വിവേകിയാണെങ്കിലോ അതിലേക്ക് പെടുന്നതിന് മുമ്പ്, അതിനു മുമ്പ് തന്നെ അത് മനസ്സിലാക്കുന്നു, ബുദ്ധിയുണ്ട് മനസ്സിലാക്കുന്നു, അനുഭവിക്കാതെ. അല്ലെങ്കിൽ പൂർവ്വാനുഭവങ്ങളുടെ സംസ്കാരം കൊണ്ട് അയാളുടെ വിവേകം ഉണർന്ന് ആ സംസാരത്തിന്റെ കെട്ടുപാടുകൾ വിടാതെ എന്താണ് സാരദദൃക്ഷയ, ഇതിന്റെ എല്ലാ സാരം എന്താണെന്ന് അറിയുന്നതിന് താല്പര്യം കൊണ്ട് അകൃത ഉദ്വാഹ, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു ഈ സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അകൃത ഉദ്വാഹ, വിവാഹം കഴിക്കാതെ സ്പഷ്ടമായി പറയുന്നു. വിവാഹം കഴിച്ചിട്ട് സന്യസിക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി നല്ലതെന്താണ്? അകൃത ഉദ്വാഹ, ഈ കെട്ടുപാടുകളിൽ പെടാതെ എന്താണ് പരം വൈരാഗ്യമാശ്രിത, പരമമായ വൈരാഗ്യത്തെ, അത്തരമൊരു വൈവാഹിക ജീവിതത്തിൽ പെടാതെ ഇതിനെ ത്യജിക്കണമെങ്കിൽ പ്രവ്രജതി, ത്യജിക്കണം, ത്യജിക്കുന്നു. അത് എളുപ്പമല്ല. അതിനെന്ത് വേണം? പരം വൈരാഗ്യം, പരവുമായ വൈരാഗ്യം ആശ്രിത, പരവുമായ വൈരാഗ്യത്തെ ആശ്രയിച്ചിട്ടെന്ന് പറയും. ഇത് ഗൃഹസ്ഥന്മാർക്ക് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരുന്ന കാര്യമാണ്. കാരണം വിവാഹം കഴിക്കാതെ സന്യസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഇവിടെ പറയുന്ന അത് അതിൽ വ്യക്തമായി പറയുകയാണ്. അകൃത വിവാഹ, വിവാഹത്തിനേ വേണ്ട, അതിലേക്ക് കടക്കരുത്, കടക്കാതെ അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിക്കാതെ അതിനു മുമ്പ് തന്നെ പരമമായ വൈരാഗ്യത്തെ ആശ്രയിച്ച് പ്രവ്രജതി എന്നാണ്. ആ ഒരു മണ്ഡലത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല. ഇതി ബൃഹസ്പതി, ബൃഹസ്പതി പറഞ്ഞിരിക്കുകയാണ്. ബൃഹസ്പതിയുടെ സ്മൃതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഇതിഹാസ പുരാണ യോഗശാസ്ത്രങ്ങൾ എല്ലാത്തിനും ഈ സന്യാസത്തിന് പ്രമാണമുണ്ട്. അതും എങ്ങനെയുള്ള സന്യാസം? ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെയുള്ള സന്യാസത്തിന് ഉണ്ടെന്ന്. അപ്പൊ ഇത് ഈ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം പാടുണ്ടോ? അങ്ങനെ ആകാമോ? ജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണ്ടേ? സന്താനങ്ങൾ ഉണ്ടാകണ്ടേ എന്നൊക്കെ പറയും. അങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ശാസ്ത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്. എന്നുവെച്ചാൽ സ്വയം ആ ഗൃഹസ്ഥധർമ്മത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. വാസ്തവത്തിൽ അങ്ങനെ മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല, ഗൃഹസ്ഥധർമ്മം ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ആ വൈരാഗ്യത്തിന്റെ ദൃഷ്ടി, പരം വൈരാഗ്യം, ആ പരം വൈരാഗ്യത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്താണ്? അകൃതോദ്വാഹം, ആഗ്രഹസാശ്രമത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠം. അത് ആ പരം വൈരാഗ്യത്തിന്റെ നിലയിലാണ്. സാമാന്യ നിലയിൽ നോക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമവും അത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ഇവിടെ വേറൊരു സന്ദർഭത്തിൽ പറയുന്നു. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സന്യാസത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അത് മഹത്വമുള്ളതാണ്. പക്ഷെ ഇവിടെ വേറൊരു സന്ദർഭത്തിൽ പറയുകയാണ്. ഇങ്ങനെ പരമമായ വൈരാഗ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതിനെല്ലാം തെയ്ക്കുന്നതിനുള്ള ആ ശേഷി, അതാണ് ആ പരമമായ വൈരാഗ്യം. അതിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് സാരദിക്ഷയ, ആ പരമമായ സത്യത്തെ അറിയുന്നതിനുള്ള, കാണുന്നതിനുള്ള, സാക്ഷാത്കരിക്കുന്നതിന് ദദൃക്ഷ, സാക്ഷാത്കരിക്കുന്നതിനുള്ള ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു അവൻ? ആ വൈരാഗ്യത്തെ ആശ്രയിച്ചിട്ട് പ്രവ്രജതി, സന്യസിക്കുന്നു എന്ന് ബൃഹസ്പതിയും പറഞ്ഞിട്ടുണ്ട്. കർമ്മണ ബദ്ധ്യതേ ജന്തുഹു വിദ്യയാച വിമുച്ഛ്യതി തസ്മാത് കർമ്മന കുറുവന്തി യദേഹ പാരദർശിനഹ. അത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു മഹാഭാരതത്തിൽ തന്നെ. കർമ്മണ ബദ്ധ്യതേ ജന്തുഹു, ജീവന്മാർ ഈ കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നു. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശം ഇവിടെ പറയുന്നത്, ഭാഷ്യകാരൻ എപ്പോ കർമ്മം എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഗൃഹസ്ഥാശ്രമം ഉദ്ദേശിക്കുന്നു ഭാഷ്യത്തിൽ. കർമ്മണ ബദ്ധ്യതേ ജന്തുഹു, കർമ്മം കൊണ്ട് ജന്തു ജീവൻ ബന്ധിക്കപ്പെടുന്നു ഗൃഹസ്ഥാശ്രമം കൊണ്ട്. അത് സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഗൃഹസ്ഥാശ്രമിയോട് ചോദിക്കുക, ഇതെന്തെങ്കിലും ബന്ധനകാരിയാണോ? പറയുന്നു ജീവൻ ഇതുകൊണ്ട് ബന്ധിക്കപ്പെടുന്നു. വിദ്യയാച വിമുച്ഛ്യതി, വിദ്യ കൊണ്ട് ജ്ഞാനം കൊണ്ട് മോചിക്കപ്പെടുന്നു. അതുകൊണ്ടെന്താണ്, ഈ ജ്ഞാനത്തെ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആശ്രമത്തെ ബ്രഹ്മചാരി ഉപേക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? ഇതിൽ നിന്ന് മോചിക്കണമെങ്കിൽ ജ്ഞാനം വേണം, ജ്ഞാനം വേണമെങ്കിൽ ഇത് തടസ്സമാണ്, ഏകാരഹസ്യം തടസ്സമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന് ഉപേക്ഷിക്കുന്നു. തസ്മാത് കർമ്മന കുർവന്തി യഥേ പാരദർശിനഹ, പാരദർശികളായിരിക്കുന്ന യതിമാർ ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല. രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? ഭാഷകാരൻ പറയുന്നു, രണ്ടും കൂടെ ശരിയാക്കാൻ പോയാൽ ജ്ഞാന കർമ്മ സമുച്ചയ ദോഷം വരും. തസ്മാത് കർമ്മന കുർവന്തി, ഈ ധർമ്മത്തെ, കർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം, ഗൃഹസ്ഥാശ്രമ ധർമ്മം, അതിനെ ന കുർവന്തി, അനുഷ്ഠിക്കുന്നില്ല. ആര്? യതയഹ, ജ്ഞാനകർമ്മ സമുച്ചയത്തിന് നിഷേധിക്കുകയാണ്. പാരദർശിന, പാരദർശികളായിരിക്കുന്ന, തത്വദർശികളായിരിക്കുന്ന, പാരം എന്ന് വെച്ചാൽ പരബ്രഹ്മം, അവനെ ദർശിക്കുന്നത് ശീലമായിരിക്കുന്നവരാണ് പാരദർശികൾ. അങ്ങനെയുള്ളവർ ഇത് ശുഖാനുശാസന, അതെന്ന് ശുഖബ്രഹ്മർഷി മഹാഭാരതത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താണ്? ഇഹാപിച സർവകർമാണി മനസാ സന്യസ്യ ഇത്യാദി. ഇവിടെ ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് എന്താണ്, സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് എന്നുവെച്ചാൽ സർവരീതിയിലും ത്യജിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. ആത്യന്തികമായി ഇവിടെ രണ്ട് വിഷയമാണ്, ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനവും സന്യാസവും ഗൃഹസ്ഥാശ്രമവും യോജിപ്പിക്കുക. ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം. സന്യാസവും ഗൃഹസ്ഥാശ്രമവും യോജിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് ഭാഷ്യകാരന്റെ ഉറപ്പിച്ച അഭിപ്രായം. ഇത് രണ്ടും രണ്ടാണ്, ഗൃഹസ്ഥാശ്രമം വേറെ, സന്യാസം വേറെ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് വൃത്തികാരൻ പറയുന്നത്. ഇത് ഒരുമിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അന്നുമ്പും ഇതിനെക്കുറിച്ച് ഭാഗികമായി ചർച്ച ചെയ്തതാണ്. ഇനിയും വരും ഇത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഭാഷകാരൻ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു മോക്ഷസ്യ അകാര്യത്വാന്മോക്ഷോഹോ കർമ്മ ആനർത്ഥക്യം. ഈ ധർമാനുഷ്ഠാനത്തിലൂടെ, ഗൃഹസ്ഥാശ്രമ ധർമാനുഷ്ഠാനത്തിലൂടെ മുമുക്ഷു ഒരിക്കലും മോക്ഷത്തെ നേടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? മോക്ഷസ്യ അകാര്യത്വ, മോക്ഷം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല, ഒരു കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതല്ല. ഒരു കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് കാര്യം, സ്വർഗം. അത് എന്താണ്? അശ്വമേധയാഗം ചെയ്തുകൊണ്ടുണ്ടായതാണ് സ്വർഗം, അത് കാര്യമാണ്. മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം കർമ്മ അനർത്ഥക്കും, കർമ്മ അനർത്ഥമാണ്. അങ്ങനെ ഒരു ഫലമല്ല മോക്ഷം എന്ന് പറയുന്നത്, അത് സ്വരൂപസ്ഥിതിയാണ്. അവിടെ കർമ്മത്തിന്റെ ആവശ്യം ഇല്ല. നിത്യാനി പ്രത്യവായ പരിഹാരാർത്ഥം അനുഷ്ഠായാനീതി ചേത്, ഇവിടെ മറ്റൊരു പൂർവപക്ഷം വരികയാണ്. സർവകർമ്മവും ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ശ്രുതിയിൽ നിത്യകർമ്മങ്ങൾ വിധിക്കുന്നുണ്ട്, നിത്യ അഗ്നിഹോത്രവും മറ്റും. അതാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിലെ പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം വിഹിതമായ കർമ്മങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന സാധാരണ കർമ്മങ്ങളെക്കുറിച്ചല്ല എന്ന് പറഞ്ഞു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, അങ്ങനെ നാല് തരത്തിൽ ഇവിടെ കർമ്മങ്ങളെ വിഭജിക്കുന്നുണ്ട്. അതിനി നിത്യകർമ്മത്തെക്കുറിച്ച് പറയുന്നു. നിഷിദ്ധ കർമ്മങ്ങൾ വേണ്ട ഉപേക്ഷിച്ചു, കാമ്യകർമ്മങ്ങളും പോട്ടെ. ഇനി നിത്യകർമ്മങ്ങളെടുക്കാൻ നിത്യാനി മീമാംസകർ പറയുകയാണ്. പ്രത്യേകമായ പരിഹാരാർത്ഥം പാപപരിഹാരത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നു. അതായത് ഒരു ജീവൻ അവന്റെ ജീവിതം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്നു, കീടങ്ങളെ പ്രാണികളെയൊക്കെ ചവിട്ടിക്കൊല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, അഗ്നി കൊണ്ട് പാകം ചെയ്യുന്നു, അവിടേക്ക് ഒരുപാട് ജന്തുക്കളെ ഹിംസിക്കുന്നു, പലതിനും മുറ്റമടിക്കുന്നു, അവിടെ ഉറുമ്പുകളും മറ്റും ചത്തുപോകുന്നു, അങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നു. ഈ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ, അതെല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മൃതികളിൽ പറയുന്നുണ്ട്, അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്നൊരു കൂട്ടർ പറയുന്നു. അതിനോടൊപ്പം ഞാനും എന്ന് പറഞ്ഞാലോ നിത്യാനി പ്രത്യവായ പരിഹാരാർത്ഥം, പ്രത്യവായം പാപം, അതിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്താലോ. ആ സന്യാസി വിഷയത്വാ പ്രത്യവായ പ്രാപ്തേഹി. ഈ പ്രത്യവായങ്ങളെക്കുറിച്ച് പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം പറഞ്ഞിരിക്കുന്ന ആർക്കു വേണ്ടിയിട്ട്? ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ്. ആ സന്യാസി വിഷയത്വം സന്യാസിയെ സംബന്ധിച്ചല്ല പറയുന്നത്. സന്യാസിക്ക് അത്തരം പ്രത്യവായങ്ങളൊന്നും പ്രാപിക്കുന്നില്ല, പ്രത്യവായങ്ങളൊന്നും സന്യാസിക്ക് പ്രാപ്തമാകുന്നില്ല എന്നാണ്. അത് മാത്രമല്ല, പാപം എവിടെയാണ് വരുന്നത്? ഒരു കർമ്മത്തിൽ അധികാരിയായിട്ടുള്ളവൻ ആ കർമ്മം അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് പാപം വരും. നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ഗൃഹസ്ഥന് വിധിച്ചിട്ടുള്ളതാണ്, അവൻ ആ കർമ്മത്തിന് അധികാരിയാണ്. അങ്ങനെയുള്ള ഒരുവൻ ആ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവന് പാപം വരും. അത്തരമുള്ള പാപങ്ങളൊന്നും അധികാരിയല്ലാത്ത സന്യാസിക്ക് സംഭവിക്കത്തില്ല. അഗ്നികാര്യാദി അകരണാത് സന്യാസിന പ്രത്യവായ കൽപ്പയിതും ശക്യഹ പറയുന്നു. അഗ്നികാര്യാദി, അഗ്നികാര്യം, അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അകരണാത് അഗ്നികാര്യാദി അകരണാത് സന്യാസിന പ്രത്യവായ കൽപ്പയിതും ശക്യഹ. അത് ചെയ്യാത്ത കൊണ്ട് സന്യാസിക്ക് പാപം വരും എന്ന് കൽപ്പിക്കാൻ സാധ്യമല്ല. യഥാ ബ്രഹ്മചാരിണാം അസന്യാസിനാമപി കർമ്മിണ പറയുന്നു. ബ്രഹ്മചാരിക്ക് പറയുന്നുണ്ട്, നിത്യാനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഗായത്രി ജപം, നിത്യകർമാനുഷ്ഠാനം ഇതൊക്കെ പറയുന്നുണ്ട്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറയുന്നുണ്ട്, പാപം പറയുന്നുണ്ട്. ബ്രഹ്മചാരിണാം അസന്യാസിനാമപി കർമ്മണ, സന്യാസി അല്ലാതെയുള്ള കർമ്മികളായിട്ടുള്ള ബ്രഹ്മചാരികൾ അവർക്ക് പാപം പറയുന്നുണ്ട്. നിത്യ കർമാനുഷ്ഠാനം ബ്രഹ്മചാരിക്ക് പറഞ്ഞിരിക്കുന്ന ശ്രുതിയിലും മറ്റും കൃത്യമായ സമയത്ത് സന്ധ്യാവന്ദനം. ഇവിടെ ബ്രഹ്മചാരി എന്ന് ഉദ്ദേശിക്കുന്നത് വേദാധ്യയനം ചെയ്യുന്നവനാണ്. വേദാധ്യയനം ചെയ്യുന്നതിന് വേണ്ടി വ്രതം സ്വീകരിച്ചിരിക്കുന്നവനെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അപ്പോൾ വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മചാരിക്ക് സന്ധ്യാവന്ദനം അത് അനുഷ്ഠിച്ചേ തീരൂ, അധ്യയനം ചെയ്യണം. അങ്ങനെ ബ്രഹ്മചാരിക്ക് വേണ്ട കുറെ കർമ്മങ്ങളുണ്ട്, സമിതാധാനം, അങ്ങനെ അഗ്നിഹോത്രം തന്നെ ചെയ്യുന്നതിന് വേണ്ട മറ്റു കാര്യങ്ങൾ, അത് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ബ്രഹ്മചാരി. കാരണം ബ്രഹ്മചാരി വേദാധ്യയനം ചെയ്യുന്നവനാണ്, വേദാധ്യയനം ചെയ്യുന്നതിന് വേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്നവനാണ്. അപ്പോൾ അവന് ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സന്യാസി അല്ല അവിടെ, അവനെന്ത് വരുന്നു? പാപം വരും. അതെങ്ങനെയാണോ വരുന്നത് അതുപോലെ സന്യാസിക്ക് പാപം വരത്തില്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ബ്രഹ്മചാരി അതന്നെ ഇവിടെ പറയുന്ന ബ്രഹ്മചാരി. ഇവിടെ പറയുന്ന ബ്രഹ്മചാരി എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വീകരിക്കുന്നതിന് മുമ്പായി ഗുരുകുലത്തിൽ പോയി വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്നവനെയാണ് ഇവിടെ ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അല്ല, ഇവിടെ ബ്രഹ്മചാരി എന്ന് കേട്ടുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല, അതായത് സന്യാസത്തിന് വേണ്ടി ബ്രഹ്മചാരി അനുഷ്ഠിക്കുന്നവനല്ല ഇവിടെ പറയുന്നത്, വേദാധ്യയനത്തിന് വേണ്ടിയുള്ള ബ്രഹ്മചാരികളാണ്. വൈദികമായ ബ്രഹ്മചര്യത്തെ സ്വീകരിച്ചിരിക്കുന്നവരാണ് അങ്ങനെയുള്ള ബ്രഹ്മചാരികൾ. അസന്യാസിനാണ്, സന്യാസിമാരെല്ലാവരും അവർക്കെന്താണ്, അവർ കർമ്മികളാണ്. അവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യ കർമ്മവും മറ്റും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാപം വരും. അതുപോലെ സന്യാസിക്കൊരിക്കലും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാപം വരത്തില്ല എന്നർത്ഥം. നിത്യാനും അകർണാത് അഭാവാദേവ ഭാവരൂപസ്യ പ്രത്യവായുപത്തി കൽപ്പയിതും സത്യ കഥം അസദഃ സജ്ജായേത ഇതി അസദഃ സജ്ജന്മ അഭാവശ്വദേഹി. അത് മാത്രമല്ല, എന്താണ് ഒരു കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിന്റെ അഭാവമാണ്. പാപം എന്ന് പറയുന്ന അഭാവമല്ല, മറിച്ച് എന്താണത്, ഭാവരൂപത്തിലുള്ള ഒന്നാണ്. ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന അഭാവം, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതാണ് ഭാവം. അപ്പൊ ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന അഭാവത്തിൽ നിന്ന് ഭാവരൂപത്തിലുള്ള പാപം എങ്ങനെ ഉണ്ടാവും, ഉണ്ടാകത്തില്ലെന്നാണ്. മറിച്ച് വിരുദ്ധമായത് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് പാപം ഉണ്ടാവും. നിഷിദ്ധമായത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പാപം ഉണ്ടാവും. ചെയ്യാതിരിക്കുന്നതുകൊണ്ട് പാപം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ചെയ്യാതിരിക്കലെന്ന് പറയുന്നത് അഭാവമാണ്, അത് മറ്റൊന്നിന് കാരണമാകത്തില്ല. ഒരു ഭാവത്തിൽ നിന്നേ ഒരു ഭാവം ഉണ്ടാവും, അഭാവത്തിൽ നിന്ന് ഭാവം ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് മീമാംസയുടെ സിദ്ധാന്തം തന്നെ തെറ്റാണ്. അഭാവത്തിൽ നിന്ന് ഭാവം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല, ഭാവത്തിൽ നിന്നേ ഭാവം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നതാവത് നിത്യാനാം അകരണാത് അഭാവ, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? കർമ്മ അഭാവമാണ്. അതിൽ നിന്നും ഭാവരൂപസ്യ പ്രത്യവായ ശിവത്വത്തി, ഭാവരൂപത്തിലുള്ള പ്രത്യവായം പാപോത്പത്തി കൽപ്പയിതും ശക്യ, അത് കൽപ്പിക്കാൻ കഴിയത്തില്ല. കഥം അസദഃ സജ്ജായേത, വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക്, നിഷിദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അവിടെ ഒരു പ്രവൃത്തി ഉണ്ട്, അഭാവമല്ല, അതിൽ നിന്ന് പാപം ഉണ്ടാവും. ഒന്നും ചെയ്യാതിരിക്കുന്നവൻ എങ്ങനെ പാപത്തിന് കാരണമാവും? പാപത്തിനൊരിക്കലും കാരണമാകത്തില്ല. എന്തുകൊണ്ട്? ശ്രുതി എന്ന് പറയുന്നു, അസത്തിൽ നിന്ന് എങ്ങനെ സത്തുണ്ടാവും? ഇത് അസതഃ സജ്ജന്മ അസംഭവ ശ്രുതേഹേ. അതുകൊണ്ട് സന്യാസി ഒന്നും ചെയ്യാതിരിക്കുന്നു, അവന് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പാപം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ബ്രഹ്മചാരിക്കും മറ്റും പാപം പറഞ്ഞിരിക്കുന്നതോ? അത് പറഞ്ഞിരിക്കുന്നത് അവൻ സ്വധർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ, സന്ധ്യാവന്ദനാദി തുടങ്ങിയ സ്വധർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അവൻ പരധർമ്മത്തിൽ പ്രവർത്തിക്കും, നിഷിദ്ധകർമ്മങ്ങളിൽ പ്രവർത്തിക്കും, അങ്ങനെ പാപം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാപം ഉണ്ടാക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് സന്യാസി ഒന്നും ചെയ്യാതിരിക്കുന്നു, സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതെന്താണ് ആ കർമ്മത്യാഗം എന്ന് പറയുന്നത്? അത് അഭാവരൂപത്തിലുള്ളതാണ്. അതൊരിക്കലും ഭാവരൂപത്തിലുള്ള ഫലത്തിന് അത് കാരണം ആയിത്തീരത്തില്ല. ഇത്യാസതഃ സജ്ജന്മ അസംഭവ ശ്രുതേ, അസത്തിൽ നിന്നും സത്തിന്റെ ഉത്പത്തിയെ അസംഭവമാണെന്ന് ചാന്ദോഗ്യ ശ്രുതി തന്നെ പറയുന്നുണ്ട് എന്നർത്ഥം. യദി വിഹിത അകർണാദ് അസംഭാവ്യമപി പ്രത്യവായം ബ്രൂയാദ് വേദ തഥാ അനർത്ഥകരു വേദോ അപ്രമാണം ഇത്യുക്ത സ്യാദ്. ഇനി വിഹിത അകർണാദ്, വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, സന്യാസി ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ വിധിച്ചിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അസംഭാവ്യമവി, ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിവായം പാപത്തെ വേദ ബ്രൂയാ, വേദം പറയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, ഇത് വേദത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. വേദത്തെ വിട്ടിട്ട് നമ്മുടെ സാധാരണ കർമ്മങ്ങളിലേക്ക് വരരുത്. അതുകൊണ്ടാണ് പറയുന്നത് വേദം എടുത്തു പറയുകയാണ്. വേദം ഇനി അങ്ങനെ പറയുകയാണ്, വിരിച്ചിട്ടുള്ള വേദം വിരിച്ച കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാപം വരും. അത് മീമാംസകർ സന്യാസിയെ ഭയപ്പെടുത്തുന്ന എങ്ങനെയാണ്? വേദം കർമ്മങ്ങൾ വിരിച്ചിരിക്കുകയാണ്, ഒരു കാരണവശാലും ആ കർമ്മത്തെ ഉപേക്ഷിക്കരുത്, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പാപം വരും. പറയുന്നു കർമ്മം ചെയ്യാത്തത് കൊണ്ട് പാപം വരിക അത് അസംഭവമാണ്, അഭാവത്തിൽ നിന്ന് ഭാവം ഉണ്ടാകത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ തഥാ അനർത്ഥകരോ വേദോ, വേദം അനർത്ഥത്തെ ആണ് ചെയ്യുന്നത്, അപ്രമാണം, അത് അപ്രമാണമായി പോരും, അതിനാർക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നതിന് താല്പര്യം. എന്തുകൊണ്ട്? വിഹിതസ്യ കരണ അകരണയോർ ദുഃഖമാത്ര ഫലത്വ. എന്തുകൊണ്ട് വേദം അപ്രമാണമായി തീരുന്നത്? ഈ വിഹിത കർമ്മങ്ങൾ വളരെ ക്ലേശകരമായി ചെയ്യേണ്ട, അഗ്നിഹോത്രവും മറ്റും ചെയ്താലും ദുഃഖം, ചെയ്തില്ലെങ്കിലും ദുഃഖം. അപ്പം വേദം ദുഃഖത്തിന് മാത്രം കാരണമാണെന്ന് വരും. വിഹിതസ്യ കരണ അകരണയോ, ഈ കർമ്മങ്ങൾ, വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്താലും ചെയ്യാതിരുന്നാലും ദുഃഖമാത്ര ഫലത്വ, ഫലം ദുഃഖമാണെന്ന് വരും. അപ്പൊ ദുഃഖം എന്ന് പറയുന്ന ഒരു ഫലത്തെ മാത്രം പറയുന്ന വേദത്തിനെ ആർക്കും പ്രമാണമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. വേദം അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടത് ആർക്കും പ്രമാണമല്ലതായി തീരും, ആരും തന്നെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ദുഃഖം, കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാലും വേദം പറയുന്നത് ദുഃഖമാണ്. അങ്ങനെ ദുഃഖത്തെ ഉണ്ടാക്കുന്ന വേദത്തെ പിന്നെ ആർക്ക് വേണം? വേദത്തെ ത്യജിക്കേണ്ടി വരും എന്നർത്ഥം. തഥാച കാരകം ശാസ്ത്രം ന ജ്ഞാപകമിതി അനുപന്നാർത്ഥം കൽപ്പിതം സ്യാത്. അതുമാത്രമല്ല വലിയൊരു ദോഷം വരും. എന്താണോ ശാസ്ത്രം വരും, കാരകമാണ്, ജ്ഞാപകമല്ല എന്ന് വരും. എന്ന് വന്നു കഴിഞ്ഞാൽ അനുപന്നാർത്ഥം ഒരിക്കലും യുക്തമല്ലാത്ത ഒരു അർത്ഥത്തെ നിങ്ങൾ കൽപ്പിക്കേണ്ടി വരും. വേദം കാരകമാണ്, ശാസ്ത്രം അത് ജ്ഞാപകമല്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണോ എന്നർത്ഥം. എന്നുവെച്ചാൽ വേദം എന്ന് പറയുന്നത് എന്താണോ അത് ശബ്ദാത്മകമാണോ? ശബ്ദാത്മകമായ ആ വേദം കാരകമാണ്, അതായത് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതാണ്. മറിച്ച് ജ്ഞാപകം ബോധത്തെ ബോധിപ്പിക്കുന്നതല്ല, തത്വത്തെ ബോധിപ്പിക്കുന്നതല്ല എന്ന് വന്നു കഴിഞ്ഞാൽ കേവലം അത് കാരകം മാത്രമാണ്, പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുന്നതാണ്, ജ്ഞാപകം തത്വത്തെ ബോധിപ്പിക്കുന്നതല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് അത്? അയുക്തമായൊരു കാര്യമാണ്. വേദം എന്താണ്? അത് ജ്ഞാപകമാണ്, പരമാർത്ഥത്തിൽ അത് ജ്ഞാപകമാണ്. അവിവേകികൾക്ക് അത് കാരകമായിരിക്കുന്നു. അവിവേകികളെ കൊണ്ട്, അജ്ഞന്മാരെ കൊണ്ട് അത് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അത് മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ജ്ഞാപകമാണ്, ഈശ്വര തത്വത്തെ ബോധിപ്പിക്കുന്നതാണ്. ആ ഒരു കാര്യത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ ഏതതിഷ്ഠം, ഇതൊരിക്കലും നിങ്ങൾക്കും പൂർവപക്ഷിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്താണ്? തസ്മാ സന്യാസിനാം കർമാണി. അതുകൊണ്ട് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർമ്മങ്ങളും അല്ലെങ്കിൽ കർശനമായി അനുഷ്ഠിച്ചേ തീരൂ എന്ന് ഗൃഹസ്ഥന് വേണ്ടി സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർമ്മങ്ങളും ഇന്ന സന്യാസിനാം, സന്യാസിമാർക്ക് അതില്ല എന്നർത്ഥം. അതുകൊണ്ടെന്താണ്? അതോ ജ്ഞാനകർമ്മണോഹു സമുച്ചയ അനുഭൂതി. അതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം സാധ്യമല്ല, ഗാർഹസ്ഥ്യവും സന്യാസവും ഒരുമിക്കത്തില്ല. കർമ്മത്യാഗവും കർമാനുഷ്ഠാനവും തത്വജ്ഞാനവും അത് ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ടാണ് ജായസി ചേത് കർമ്മണസ്ഥേ മതാബുദ്ധി അർജുനസി പ്രശ്ന അനുഭവത്തെ. അർജുനന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ, അങ്ങയുടെ അഭിപ്രായത്തിൽ ജ്ഞാനമാണ് ശ്രേഷ്ഠം, ഈ ചോദ്യവും ശരിയാകത്തില്ല. കാരണം അർജുനൻ മനസ്സിലാക്കി ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന്. അതുകൊണ്ടെന്താണ് ഇവിടെ ജ്ഞാനകർമ്മങ്ങളുടെ സമുച്ചയത്തെ വൃത്തികാരൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെല്ലാം തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അത് ഒരിക്കലും സാധ്യമല്ല. ഗൃഹസ്ഥാശ്രമവും സന്യാസവും അത് ഒരുമിപ്പിക്കാൻ സാധ്യമല്ല. സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഗൃഹസ്ഥധർമ്മത്തെ ത്യജിച്ചേ മതിയാവൂ. അപ്പം ഗൃഹസ്ഥധർമ്മം എന്ന് പറയുമ്പോഴും എന്താണ്? അത് ശ്രദ്ധിക്കണം, വൈദികമായ ധർമ്മത്തെയാണ് ഇവിടെ പറയുന്നത്. അല്ല, ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന അല്ല ഗൃഹസ്ഥധർമ്മം എന്ന് പറയുന്നത്. വൈദികമായ ധർമ്മത്തെ സ്വീകരിച്ച് നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വേദവിധി അനുസരിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥധർമ്മമാണ്. അങ്ങനെ ഒരു ഗൃഹസ്ഥധർമ്മം ഇന്നില്ല. അതുകൊണ്ട് ഈ ചർച്ച ചെയ്യുന്ന ഗൃഹസ്ഥധർമ്മവും സന്യാസവുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യമാണ്. അവിടെ ഇന്നത്തെ ഗൃഹസ്ഥധർമ്മത്തിൽ ഇത്തരം കർമ്മങ്ങളുടെ പ്രസക്തി, ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് ഗൃഹസ്ഥന് അറിയത്തില്ല, ആരും അത് അനുഷ്ഠിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ത്യാഗവും ആവശ്യമായി വരുന്നില്ല. ഇത് ആ വൈദിക ധർമ്മം അനുസരിച്ച് ജീവിച്ചിരുന്ന ആ കാലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരം മനുഷ്യർക്ക് വേണ്ടി ചർച്ച ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള ഒരു ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ ചർച്ചയുടെ പ്രസക്തി പോലും വരുന്നുള്ളൂ. അതുകൂടെ ചേർന്നാലേ അന്ന് ഗൃഹസ്ഥധർമ്മം പൂർണ്ണമാകുമായിരുന്നുള്ളൂ, ആ കർമ്മങ്ങളോട് ചേർന്ന് വേദ വിഹിതമായ കർമ്മങ്ങൾ, അതും അന്നത്തെ നിയമങ്ങളനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ അത് ത്രൈവർണികർ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെല്ലാം വരും, അതെല്ലാം ഭാഷകാരനും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അതിനൊന്നും ഇന്നത്തെ കാലത്ത് അതിലുള്ള ചില തത്വങ്ങൾക്കോ അല്ലാതെ അത്തരം ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഇന്ന് യാതൊരു പ്രസക്തിയില്ല. അതിൽ നിന്ന് ചില തത്വങ്ങളെ സ്വീകരിക്കും. കർമ്മജ്ഞാന സമുച്ചയം എന്ന് പറയുമ്പോൾ എന്താണ് തത്വത്തിൽ, അത് അസാധ്യമെന്ന് പറയുമ്പോൾ എന്താണ് തത്വത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കും. അല്ലാതെ സമൂഹ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തെ മനസ്സിലാക്കാൻ. ഇനി അടുത്ത് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്, അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ജോ.